സ്മരിച്ചു ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം അധ്യായം 1, 12, 5 സൂത്രം 19, 20 പ്രധാനം ആത്മത്വ അന്തര്യാമിയെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അധികരണത്തിന്റെ പേര് തന്നെ അന്തര്യാമി അധികരണം എന്നാണ്. കാരണം അവിടെ അന്തര്യാമി എന്നുള്ള ശബ്ദം ഉപയോഗിച്ചാണ് പരമാത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അന്തര്യാമി എന്ന് പറഞ്ഞു അന്തര്യാമി പ്രധാനമാകത്തില്ല എന്നുകൊണ്ട് അവിടെ ദൃഷ്ടിത്വം ദൃഷ്ടാവെന്നും മറ്റുമാണ് പറഞ്ഞിരിക്കുന്നു. പ്രധാനം ജഡമാണ് പ്രകൃതി. അന്തര്യാമി എന്ന് പറയുന്നത് പ്രധാനമാകത്തില്ല. ശരീരം ജീവൻ എന്തുകൊണ്ടായിക്കൂട? കാരണം ഈ ജീവൻ ഉള്ളിലിരിക്കുന്ന ഈ ജീവശക്തി ഉള്ളിലിരുന്നുകൊണ്ട് ഈ ശരീരത്തെ ഈ കർണങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നുണ്ടല്ലോ. പൂർവപക്ഷം ശരീരോ ഹി ചേതനത്വ ദ്രഷ്ട ശ്രോത മന്ദ വിജ്ഞാത ഭവതി. ഇത് ചേതനാണ് ഉള്ളിലിരിക്കുന്നത്, ചൈതന്യമുണ്ട്. അതുകൊണ്ട് അത് തന്നെ ദ്രഷ്ടാവായും ശ്രോതാവായും മന്ദാവായും വിജ്ഞാതാവുമായിരിക്കുന്നു. പിന്നെ ആത്മാ എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന് പ്രത്യക്ത്വം, അത് ആന്തരികമായിരിക്കുന്നുണ്ട്. അമൃതമെന്നും അതിന് പറയാം. അന്തര്യാമി അമൃത എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ധർമാധർമ്മ ഫല ഉപഭോഗ ഫലത്തെ അനുഭവിക്കുന്നവൻ എന്നുള്ള നിലയ്ക്ക് ധർമാധർമ്മ ഫലത്തെ അനുഭവിക്കുന്നു. അദൃഷ്ടത്വാദേശ ധർമ്മ ശരീര അദൃഷ്ടത്വം അഗ്രാഹ്യം എന്നതിന് പറയുന്നത് യോജിക്കും. എന്തുകൊണ്ട്? ദർശനാദിക്രിയ കർത്തരി പ്രവൃത്തി വിരോധ, അത് പ്രവൃത്തിയുടെ കർത്താവാണ്. അതുകൊണ്ട് അതിൽ പ്രവൃത്തി സംഭവിക്കുന്നില്ല. പ്രവൃത്തിക്ക് വിഷയം ബാഹ്യമാണ്, ചെയ്യുന്നവനല്ല പ്രവൃത്തി സംഭവിക്കുന്നു. എന്ന് വെച്ചാൽ താൻ കാണുന്നു എന്ന് പറയുമ്പം ദൃശ്യമായിരിക്കുന്ന വസ്തുക്കളെ കാണുന്നു. തനിക്ക് തന്നെയല്ല കാണാൻ പറ്റുന്നത്, കണ്ണിന് കണ്ണിനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് അങ്ങനെയാണല്ലോ, ചെവി ചെവിയെ കേൾക്കുന്നില്ല, ശബ്ദത്തെ കേൾക്കുന്നു, കണ്ണ് രൂപത്തെ കാണുന്നു, കണ്ണിനെ കാണുന്നില്ല. ഇങ്ങനെയുള്ളത് കൊണ്ട് ഉള്ളിലിരുന്ന് കാണുകയും കേൾക്കുന്നു എല്ലാം ചെയ്യുന്നവൻ സ്വയം അധിഷ്ഠാവായിരിക്കുന്നു. ദൃഷ്ടേഹേ ദൃഷ്ടാരം പശ്യേഹി, ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ കാണാൻ പറ്റുന്നില്ല, കണ്ണിന്റെ കണ്ണിനെ കാണാൻ കഴിയുന്നില്ല. ഇത്യാദി ശ്രുതിഭ്യസ്ത. അപ്പോ ജീവനിൽ ഇതൊക്കെ യോജിക്കുന്നുണ്ട്. തസ്യച കാര്യകർണ സംഘാതം അന്തരയമയിതും ശീലം ഭക്തൃത്വം. ജീവൻ ഉള്ളിലിരുന്ന് കാര്യകർണ സംഘാതങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്നു, അത് ഭോക്താവാണ്. തസ്മാ ശാരീരോ അന്തര്യാമി ഇത്യത ഉത്തരം പഠതി. അതുകൊണ്ട് ജീവനാണ് അന്തര്യാമി. അതിന് സമാധാനം പറയുന്നു, അല്ല പരമാത്മാവാണ് അന്തര്യാമി. അതാണ് അടുത്ത് പറയുന്നു. ഈ പറയുന്നിടത്ത് തന്നെ ഒരുപക്ഷരൂപത്തിൽ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം സിദ്ധാന്തം തന്നെ പറയുന്നു. എന്താണ് അത്? ആത്മാവാണെന്ന് തിരിയാമി, അത് അമൃതമാണ്, അധിഷ്ഠിത്വം എല്ലാം അതിനകത്തുണ്ട്, അത് സർവത്തെയും കാണുന്നവനാണ്, അതിനെ ആരും കാണുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ആ സിദ്ധാന്ത ഭാഗം തന്നെ. പക്ഷെ അത് ജീവനോട് ഘടിപ്പിച്ച് പറയും. അതുകൊണ്ട് പൂർവശമായി സമാധാനം പറയുന്നു, ശാരീരസ്ഥ ഉഭയേപി ഹി ഭേദേന ഏനം അധീയത്തെ നേതിപൂർവസൂത്രാത് അനുവർത്തതേ. ഇത് സിദ്ധാന്ത സൂത്രമാണ്. ശാരീര ച ന അന്തര്യാമി എന്നർത്ഥം കിട്ടണം. ശരീരസ ന അന്തര്യാമി, ജീവൻ അന്തര്യാമി, ജീവനല്ല അന്തര്യാമി, അത് പരമാത്മാവാണ്. പക്ഷെ ഈ സൂത്രത്തിൽ ന എന്നൊരു ശബ്ദമില്ല. ശരീര ച ഉഭയേ അപി ഹി ഭേദേന ഏനം അധീയതേ ന എന്ന് പറയുന്നൊരു ശബ്ദമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ശബ്ദം കൂടെ വേണം. ശരീരസ് അന്തര്യാമി എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ താനെന്ത് ചെയ്തു? ഭാഷ്യകാരൻ പൂർവസൂത്രത്തിൽ നിന്ന് നച്ച സ്മാർത്ഥം അതദ്ധർമ്മ അഭിലാപാത് ന എന്നുള്ള ശബ്ദത്തെ ഇങ്ങോട്ട് എടുത്തു. ഈ സൂത്രത്തിൽ പൂർവസൂത്രത്തിൽ നിന്ന് ഒരു ശബ്ദം കൂടെ എടുത്തു, ന. അപ്പൊ ന ശരീര, ജീവനല്ല അന്തര്യാമി അർത്ഥം കിട്ടി. ഇങ്ങനെ പൂർവസൂത്രത്തിൽ നിന്ന് ഈ ശബ്ദത്തെ എടുക്കുന്നതിന് അനുവൃത്തി എന്ന് പറയുന്നു. ഇവിടെ മാത്രമല്ല, സൂത്രങ്ങളിലെല്ലാം ഇവിടെയൊക്കെ സൂത്രമുണ്ടോ? അപ്പൊ സൂത്രങ്ങൾ വലുതാകാതിരിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് സൂത്രങ്ങൾക്ക് വേണ്ടി ഒരു ശബ്ദം പറയും, അതെല്ലായിടത്തും ഉപയോഗിക്കാം. അങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ ഭാഷ്യകാരൻ ഇവിടെ പാലിച്ചു എന്നേ ഉള്ളൂ. പൂർവസൂത്രത്തിൽ നിന്ന് ഒരു ന ഇവിടെ ഇങ്ങോട്ടെടുത്ത് ഇതിന്റെ അർത്ഥം പറഞ്ഞു. അല്ല, ഓരോ സൂത്രത്തിനും മുഴുവൻ പദങ്ങളും വെച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സൂത്രം വലുതാകും. സൂത്രം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പരമാവധി ചെറുതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ന ശരീര എന്നർത്ഥം കിട്ടി. ഇത് ചിലപ്പം മേളിലെ സൂത്രത്തിൽ നിന്നെടുക്കും, ചിലപ്പോൾ അടുത്ത് വരുന്ന സൂത്രത്തിൽ നിന്നൊരു പദം മേളിലോട്ടെടുക്കും, അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ചിലപ്പം വളരെ ദൂരെയുള്ള ഒരു സൂത്രത്തിൽ നിന്നൊരു പദം എടുക്കും, അങ്ങനെയെല്ലാം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ അർത്ഥം പറഞ്ഞു, ശരീരസ്ഥ അന്തര്യാമി, ജീവനല്ല അന്തര്യാമിയായിരിക്കുന്നത്. കസ്മാത്, എന്തുകൊണ്ട്? യദ്യപി ദൃഷ്ടത്വാദിയോ ധർമ്മ തസ്യ സംഭവന്തി തഥാപി ഘടാകാശ ഉപാധി പരിച്ഛിന്നത്വ കാഴ്ചേന പൃഥിവ്യാദിഷു അന്തരവസ്ഥാദും നിയന്തും ച ശക്നോതി. അദ്വൈതത്തിൽ എപ്പോഴും വിവാദം ഉള്ളൊരു കാര്യമാണ്. ജീവൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന കാര്യം. അത് ദ്വൈതികളെ സംബന്ധിച്ച് ഒരു തരത്തിലും അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ജീവൻ എങ്ങനെ ഈശ്വരനാണ്? അദ്വൈതിയാണെങ്കിലോ ചിലവ് പറയും ജീവനും ഈശ്വരനും ഒന്ന് തന്നെ, ചിലവ് പറയല്ല രണ്ടാണ്, രണ്ടും പറയും. ഉപാസനയുടെ സന്ദർഭം വരുമ്പോൾ പറയും എന്താണ്, ജീവൻ ഉപാസകനാണ്, ഈശ്വരൻ ഉപാസ്യനാണ്. എന്തുകൊണ്ട്? ജീവൻ അല്പജ്ഞനാണ്, ഈശ്വരൻ സർവജ്ഞനാണ്, സർവശക്തനാണ്, ജഗത് സ്ഥിതി സൃഷ്ടി സംഹാര കർത്താവാണ്. ഇത് അദ്വൈതി എന്ന് പറയുന്നു. അതുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കുക. ഉടനടുത്ത് വന്നിട്ട് പറയും എന്താണ്, ഈശ്വരൻ ജീവൻ എന്നുള്ള ഭേദമില്ല, ജീവപരഭേദമില്ല, ഒന്നേ ഉള്ളൂ. ഇത് ദ്വൈതിയെക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അത് പറയുന്ന ഏതെങ്കിലും ഒന്ന് പറയണം, ഒന്നുകിൽ ജീവനും ഈശ്വരനും വേറെ എന്ന് പറയും, അല്ലെങ്കിൽ രണ്ടും ഒന്നാണെന്ന് പറയണം. ഇത് രണ്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അദ്വൈതി അതിന് സമാനം പറയുന്നത്. യദ്യവിദിഷ്ടത്വാദിയോ ധർമ്മ തസ്യ സംഭവന്തി പറയുന്നത്, ജീവനെ സംബന്ധിച്ച് ദഷ്ടാവാണ്, ശ്രോതാവാണ്, മന്ദാവാണ്, വിജ്ഞാതാവാണ്, എല്ലാം ശരിയാണ്. തഥാപി അങ്ങനെയാണെങ്കിലും ഘടാകാശവാദി പരിച്ഛിന്നത്വ പറയുന്നു, ഉപാധി ഭേദം കൊണ്ട്, ഉപാധി പരിച്ഛിന്നമാണ് ജീവൻ, ഉപാധികൾ കൊണ്ട് പരിമിതി വന്നു. അതിന് ഉദാഹരണം പറയുന്നു, ഏതുപോലെ? ഘടാകാശത്തെ പോലെ. നമ്മൾ എപ്പോഴും ഇത് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നതാണ്. പാത്രത്തിന്റെ ഉള്ളിലെ ആകാശം എന്ന് പറയുന്നത് പാത്രം കൊണ്ടത് പരിച്ഛിന്നമായിരിക്കുന്നു. അതുകൊണ്ട് ആ ആകാശത്തെ കുറിച്ച് പറയണമെങ്കിൽ അത് അതിനകത്തേ ഉള്ളൂ. ആകാശ സർവവ്യാപിയാണ്. പക്ഷെ പാത്രത്തിന്റെ ഉള്ളിലെ ആകാശത്തെ കുറിച്ച് പറയുമ്പോൾ അത് അവിടെ മാത്രമേ ഉള്ളൂ. അതിനൊരു ബുദ്ധി കൊണ്ടൊരു പരിമിതി കൽപ്പിക്കുകയാണ്. കൽപ്പിച്ചിട്ട് പറയുന്നു അത് അതിനകത്താണെന്ന്. അതുപോലെ ഏകമായ ചൈതന്യം, ബോധം, അതാണല്ലോ. അത് സ്വയം ഒരു പരിമിതി കൽപ്പിക്കുന്നു. ആ ബോധം തനിക്ക് പരിമിതി കൽപ്പിക്കുന്നു. എങ്ങനെ? ആകാശത്തിന് സ്വയം പരിമിതി കൽപ്പിക്കാൻ കഴിയില്ല, കാരണം അത് ജഡമാണ്. അതിന് പറയാൻ പറ്റത്തില്ല ഞാൻ ഘടാകാശമാണ്, മഠാകാശമാണ്, ഇന്നും ആകാശത്തിന് പറയാൻ പറ്റില്ല. പക്ഷെ ചൈതന്യത്തിന് അത് പറയാൻ പറ്റും. ചൈതന്യം സ്വയം തന്നെ ഉപാധിയെ സ്വീകരിക്കുന്നു. ചൈതന്യം ഉപാധി സ്വീകരിക്കുന്നെങ്ങനെ? ഉപാധി താതാത്മ്യം കൊണ്ട്. ഉപാധി താതാത്മ്യം എന്ന് പറയുന്നത് ആകാശത്തിന് പറ്റത്തില്ല. ആകാശത്തിനെ കണ്ടിട്ട് കാണുന്നവൻ പറയണം, ബോധമുള്ളവൻ പറയണം, അത് ഘടാകാശമാണ്, മറ്റൊന്ന് മഠാകാശമാണ്. അത് കാണുന്നവനെ പറയാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? കാണുന്നവന്റെ സ്വരൂപം തന്നെ ചൈതന്യമാണ്. ആ ചൈതന്യം ഉപാധികളോട് താതാത്മ്യപ്പെടുന്നു. ആ ചൈതന്യത്തിന്റെ തന്നെ സൃഷ്ടമായ, ആ ചൈതന്യം തന്നെ സൃഷ്ടിച്ച ഉപാധികളിലേക്ക് അത് താതാത്മ്യപ്പെടുന്നു. എങ്ങനെ താതാത്മ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിന്റെ സ്വഭാവമാണ്. അതിന് താതാത്മ്യപ്പെടാൻ കഴിയും. ആകാശത്തിന് അത് പറ്റത്തില്ല. എന്താ ചൈതന്യത്തിന്റെ അസ്വഭാവം? ചൈതന്യം എന്ന് പറഞ്ഞാൽ ബോധമാണ്. ബോധത്തിന് താതാത്മ്യപ്പെടാൻ കഴിയും. എങ്ങനെ? ബോധ താതാത്മ്യം, അഹംബുദ്ധി. അഹംബുദ്ധിയാണ് താതാത്മ്യം എന്ന് പറയുന്നത്. അഹംബുദ്ധി കൊണ്ട് താതാത്മ്യപ്പെടുകയല്ല, അഹംബുദ്ധി തന്നെ താതാത്മ്യം. ബോധത്തിന്റെ വിശേഷതയാണ്. ബോധത്തില് അഹംബുദ്ധി വരുന്നു. അപ്പോൾ അത് ബോധത്തിൽ അഹംബുദ്ധി വരുന്നത് എങ്ങനെ? ആരോപിതമായി. അതും ബോധത്തിന്റെ സവിശേഷതയാണ്. ജഡത്തിന് അങ്ങനെയുള്ള ശേഷി കഴിവുകളൊന്നുമില്ല. ബോധത്തിന് തന്നെ തന്നെ പലതിനെ ആരോപിക്കാം. തന്നെ തന്നെ ആരോപിതമായ വസ്തുവിൽ താൻ തന്നെ അഭിമാനിക്കുന്നു. താനെന്ന് പറഞ്ഞാൽ ആ ബോധം തന്നെ. അപ്പോൾ അവിടെ ഉപാധി പരിച്ഛിന്നത്വം വരുന്നു. അതങ്ങനെ സ്വയം ബോധം തന്നെ തന്നിൽ അഹംബുദ്ധി ആരോപിക്കുക. ആ ബോധത്തിൽ തന്നെ ആരോപിതമായിരിക്കുന്ന വസ്തുക്കളിൽ തദാമ്യപ്പെടുക. അപ്പം വസ്തുക്കളിലുള്ള താതാത്മ്യം എന്ന് പറയുന്ന അഹംബുദ്ധിയാണ്. പക്ഷെ വസ്തുക്കളെ ബോധത്തിൽ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, അങ്ങനെയാണ് പറയുന്നത്, ബോധത്തിന്റെ കൽപ്പന. ബോധത്തിന്റെ കൽപ്പനകളിലാണ് വസ്തു വരുന്നത്. വസ്തുക്കളെല്ലാം ബോധത്തിൽ കൽപ്പനാരൂപത്തിൽ നിൽക്കുന്നു. ബോധത്തിന്റെ തന്നെ കൽപ്പന. ആ കൽപ്പനയിൽ എന്ത് ചെയ്യുന്നു? അഹംബുദ്ധി എന്ന് പറയുന്ന കൽപ്പന വരുന്നു. അപോവാദി പരിച്ഛിന്നത്തുമെന്ന് താതാത്മ്യമാണ്. പക്ഷെ ഇവിടെ ഈ താതാത്മ്യം ശരീരാദികൾ, ഈ താതാത്മ്യം വരുന്നിടത്ത് ഈ അഹംബുദ്ധി എന്ന് പറയുന്നത് ശരി പറയാം, ശരീരത്തിൽ അഹംബുദ്ധി വരുന്നു, അത് ശരീരത്തിൽ ആരോപിച്ചിരിക്കുകയാണ്. പക്ഷെ ശരീരം എന്ന് പറയുന്ന ഈ സൃഷ്ടി, അത് ഈ ബോധത്തിന്റെ കൽപ്പന എന്നങ്ങനെ പറയാൻ പറ്റും. കാരണം കൽപ്പന എന്ന് വന്നു കഴിഞ്ഞാൽ താൻ കൽപ്പിക്കുമ്പോൾ ഉണ്ടാവണം, എന്താ കൽപ്പിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകാതിരിക്കണം, ഇതങ്ങനെയൊന്നുമല്ല. തന്റെ കൽപ്പനയെ ആശ്രയിച്ചിട്ടല്ല ഇത്. ശരീരം ഇവിടെ ഉണ്ട്. ആ ശരീരം ഉണ്ടായതോ, അതിന് ശരീരത്തിന് ജന്മം ഉണ്ടായതാണ്, നാശം ഉണ്ടാകുന്നതാണ്. ശരീരത്തിന് ഭൗതികമായ ഒരു അസ്തിത്വമുണ്ട്. അത് തന്റെ കൽപ്പനയെ ആശ്രയിക്കാതെ തന്നെ ഉണ്ടായതാണ്. തനിക്ക് ശരീരം ഉണ്ടായ സമയത്ത് താൻ കൽപ്പിച്ചോ എന്ന് ചോദിച്ചാൽ തന്നെ കൽപ്പനയാണെന്നറിഞ്ഞു ഇല്ല. ഇനി തന്റെ കൽപ്പനയെ ആശ്രയിക്കാതെ തന്നെ ശരീരം നശിച്ചു പോകും. അവിടെ തന്റെ കൽപ്പനയൊന്നും ആശ്രയിക്കുന്നു. എന്തോന്നു ഉത്പത്തി സ്ഥിതി അപക്ഷയ വിനാശം എന്ന് പറയുന്ന ഭാവവികാരങ്ങളിലൂടെ ശരീരം നശിച്ചു എന്ന് പറയുന്നത് താൻ കൽപ്പിക്കേണ്ട ആവശ്യമൊന്നും. അവനെ ഉപാധികളിൽ അഹംബുദ്ധി ആരോപിക്കുന്നു, ഉപാധികൾ കൽപ്പിതമായി സ്ഥിതി ചെയ്യുന്നു. അതെല്ലാം പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ ചിന്തിച്ചാൽ, ഭൗതികമായ ബുദ്ധിക്കനുസരിച്ച് ചിന്തിച്ചാൽ അതെങ്ങനെ മനസ്സിലാക്കും? അതിന് പറയുന്നതാണ് സ്വപ്നം പോലെ. സ്വപ്നത്തിൽ സംഭവിക്കുന്നത് പോലെ അവിടെ എന്താണ് കേവലമായ, വേറെ ഒരു ഉദാഹരണം അതിന് പറയാനില്ല. ഒരൊറ്റ ദൃഷ്ടാന്തമേ ഉള്ളൂ അതിന്, വേറൊന്നും പറയാൻ പറ്റില്ല. ഭ്രാന്തമായ അനുഭവങ്ങൾ, ഭ്രാന്തി പലതും ഉണ്ടാകും. പക്ഷെ വസ്തു കൽപ്പനയാണ്, വസ്തുവിൽ വരുന്ന അഹംബുദ്ധി കൽപ്പനയാണ് എന്നുള്ളതിനാകെ ഒരേ ഒരു ദൃഷ്ടാന്തമേ ഉള്ളൂ സ്വപ്നം, വേറൊന്നുമില്ല. അവിടെ എന്ത് ചെയ്യുന്നു? ഏകമായ ചൈതന്യം. ആ ചൈതന്യത്തിൽ തന്നെ എന്തോന്നു? കൽപ്പിതമായ ശരീരമും. ആ കൽപ്പിതമായ ശരീരത്തിൽ തന്നെ എന്തോന്നു? ആരോപിതമായ അഹംബുദ്ധി വന്നു. എല്ലാം അവിടെ സംഭവിക്കും. അത് ക്ഷണികമാണ്, തുച്ഛമാണ്, അതൊക്കെ ശരിയാണ്. അവിടുത്തെ കാലദേശങ്ങളെല്ലാം വളരെ തുച്ഛങ്ങളാണ്. പക്ഷെ അതൊക്കെ സംഭവിക്കും. അത് സംഭവിക്കുകയും അവിടെ ജനന മരണങ്ങളെല്ലാം സംഭവിക്കുന്നു. ഈ ജാഗ്രതയിലേതുപോലെയുള്ള വ്യവഹാരങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു. താൻ സ്വയം കർത്താവും ഭോക്താവും ആകുന്നു. ഫലാനുഭവം അവിടെ ഉണ്ടാകുന്നു. എല്ലാം സംഭവിക്കുന്നു. പക്ഷേ അത് തിരിച്ചറിയാൻ എളുപ്പമാണ്. അത് കൽപ്പനയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തോന്നലാണ്. ജാഗ്രതയിലെ ഇതിനെയൊന്നും അങ്ങനെ തോന്നലൊന്നും ഒന്നിനെയും തിരിച്ചറിയാൻ കഴിയില്ല. എന്തെങ്കിലും അത് ഒരു ഭ്രാന്തി സംഭവിച്ചാൽ തന്നെ അത് സ്വപ്നം പോലെ, അത് സർവവും കൽപ്പിതമാണെന്ന് സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. ഇവിടെ മരുമരീച്ചുക കണ്ടാലും രജ്ജുസർപ്പത്തെ കണ്ടാലും ഇന്ദ്രജാലത്തെ കണ്ടാലും ഒന്ന് സ്വപ്നത്തിന് തുല്യമാകത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടെയെല്ലാം അങ്ങനെ കൽപ്പന വരുമ്പോൾ ആ കൽപ്പിക്കുന്നവനിൽ നിന്ന് അന്യമായി കൽപ്പനയ്ക്ക് ഒരു അധിഷ്ഠാനത്തെ സ്വീകരിക്കണം. രജ്ജു സർപ്പമാണെങ്കിൽ അവിടെ ഒരു രജ്ജു വേണം, മരുമരീചികയാണെങ്കിൽ അവിടെ മരുഭൂമി വേണം, ഇന്ദ്രജാലമാണെങ്കിൽ അവിടെ ഒരു ഇന്ദ്രജാലം കാണിക്കുന്ന ഒരാൾ വേണം. ഈ കൽപ്പനകൾക്കെല്ലാം ഒരു ദൃഷ്ടാവായി താൻ ഇതിൽ നിന്നും മാറി നിൽക്കണം. അപ്പൊ തന്റെ മുമ്പിൽ ഉള്ള അധിഷ്ഠാനങ്ങളിൽ വസ്തുക്കളെ ആരോപിക്കുന്നു എന്ന് പറയുന്നു. ആ അധിഷ്ഠാനങ്ങളോ തന്റെ കൽപ്പനയെ ആശ്രയിച്ചല്ല നിൽക്കുന്നു. രജ്ജുവിന്റെ സർപ്പത്തെ താൻ ആരോപിച്ചു, പക്ഷെ രജ്ജുവിനെ താൻ ആരോപിച്ചതെന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ പറയാൻ കഴിയില്ല. ഒരു മരീചികയിൽ കണ്ട ഭ്രാന്തി തന്റെ കൽപ്പന, പക്ഷെ മരുമരീചികയിൽ ആ മരുഭൂമിയെ താൻ കൽപ്പിച്ചല്ല. ഇന്ദ്രജാലൻകാരൻ കാണിച്ച ആന ശരിയോ അത് വേണമെങ്കിൽ പറയാൻ, തനിക്കങ്ങനെ തോന്നിയതാണ്. അവിടെ ആന ഉണ്ടായിരുന്നില്ല, ഇന്ദ്രജാലം കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയാണ്. പക്ഷെ ഇന്ദ്രജാലൻകാരൻ തന്റെ കൽപ്പനയാണ്. നമുക്കറിയുന്നു ജാഗ്രത എന്നാണ് ഇതെല്ലാം. തന്റെ കൽപ്പനയെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കുന്നതായിട്ടും അനുഭവമുണ്ട്. എങ്ങനെയാണോ സർപ്പം കേവലമായ തന്റെ ഭാവനയെ ആശ്രയിച്ച് നിൽക്കുന്നത്, അതേസമയം തന്നെ രജ്ജു അതേ ബുദ്ധിയുണ്ട്, യുക്തി കൊണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ആ രജ്ജു അത് തന്റെ കൽപ്പനയെ ആശ്രയിച്ച് നിന്നതല്ല. പിന്നെ പറയുന്നു, എന്താ സാധാരണ പറയുന്ന രജ്ജുവിലെ സർപ്പം, അത് കൽപ്പിതമായതുകൊണ്ട് രജ്ജുവും കൽപ്പിതം തന്നെ എന്ന് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അത് ബോധ്യപ്പെടാൻ പ്രയാസമാണ്. കാരണം താൻ കൽപ്പിക്കാതെ തന്നെ രജ്ജു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിനിഗമനയില്ല. അതായത് ഏതെങ്കിലും ഒന്നിനെ സമർത്ഥിക്കാൻ യുക്തിയില്ല. ഒരാൾ പറയുന്നു എന്റെ കൽപ്പന കൊണ്ടാണ്, അത് വേറൊരാൾ പറയുന്നു അല്ല എന്റെ കൽപ്പന അല്ലാതെ തന്നെ അതവിടെ ഉണ്ടായിരുന്നു. താൻ രജ്ജുവിൽ സർപ്പത്തെ കൽപ്പിച്ചാലും ശരി കൽപ്പിച്ചില്ലെങ്കിലും ശരി രജ്ജു അവിടെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഉപാധി പരിച്ഛിന്നത്വം മനസ്സിലാക്കാൻ ഒരു ദൃഷ്ടാന്തമേ ഉള്ളൂ, സ്വപ്നം മാത്രം. അപ്പോ ബാഹ്യമായ ഏത് ദൃഷ്ടാന്തങ്ങളാക്കാം, രജ്ജു സർപ്പം മരുമരീചിക എന്നെല്ലാം പറയുന്നത് ബാഹ്യ ദൃഷ്ടാന്തങ്ങളാണ്. ജാഗ്രത താൻ ബാഹ്യമായി അനുഭവിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ഇതിനേക്കാൾ ശക്തിയുള്ളതാണെന്ത്? തന്റെ തന്നെ അവസ്ഥയായിരിക്കുന്ന സ്വപ്നം. അവിടെ ഈ തകരാറൊന്നുമില്ല. ഒന്ന്, അത് തന്റെ തന്നെ അനുഭവമാണ്, പിന്നെ തന്റെ തന്നെ അവസ്ഥാന്തരമാണ്. അവിടെ താൻ തന്നെയാണ് എന്ത് ദൃഷ്ടാവായത്, ദൃശ്യമായത്, അവിടുത്തെ കൽപ്പനകളായത്, അവിടെ എന്തൊക്കെ ആരോപിതമായോ എല്ലാം എന്താണ്? ഈ ചൈതന്യം തന്നെ. അതാണ് ഉപാധി പരിച്ഛിന്നത്വം എന്ന് പറയുന്നതിന്റെ ശരിയായ താല്പര്യം. അവിടെ എങ്ങനെയാണോ താൻ ഉപാധി പരിച്ഛിന്നനായത്, ദേഹമുള്ളവനാകുകയും ദേഹിയാകുന്നതും ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്നത്, അതുപോലെ കേവലമായിരിക്കുന്ന ഈ ബോധത്തിൽ ജാഗ്രത്തിൽ ദേഹവും ദേഹാഭിമാനവും എല്ലാം പ്രകടമാകുന്നു. അതാണ് പരിച്ഛിന്നത്വം, ഉപാധി പരിച്ഛിന്നത്വം. അപ്പൊ ജീവൻ അത് വരുന്നുണ്ടല്ലോ ഉപാധി പരിച്ഛിന്നത്വം. ഈ ഉപാധി പരിച്ഛിന്നത്വം കൊണ്ട് താൻ എന്തായി? അശക്തനായി, അല്പജ്ഞനായി. ദോഷങ്ങളോടുകൂടിയവനായി. അതുകൊണ്ട് തനിക്ക് നക്കാർസീന പ്രതിപാദിഷു അന്തരവസ്ഥാതും നിയന്തം ജശക്നോതി. നമ്മുടെ അനുഭവത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ പറയുകയാണ്. തുമസി അവൻ ബ്രഹ്മാസ്മി എന്നെല്ലാം പറയും. നീ ബ്രഹ്മമാണ്, നീ സർവവ്യാപിയാണ്, വാസുദേവ സർവം ഇതും ഇതം എന്നെല്ലാം പറയും. തത്വം എന്നുള്ളതിലേക്ക് അത് ശരിയാ. പക്ഷെ തത്വമാണെങ്കിലും ഈ പറയുന്ന തന്റെ സാമർഥ്യമല്ല, ഈ ശരീരത്തിൽ ഒതുങ്ങിപ്പോകുന്നു. തനിക്ക് ഇതിനകത്തുള്ള സുഖദുഃഖങ്ങളെ അറിയാൻ കഴിയുന്നുള്ളൂ, തനിക്ക് ഈ ശരീരത്തിൽ അഭിമാനിക്കാൻ കഴിയുന്നുള്ളൂ. ഈ ശരീരവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ തനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു പരിമിതി ഇത് വരുന്നുണ്ട്. ഈ പരിമിതി അംഗീകരിച്ചു കഴിഞ്ഞാൽ താൻ ഒരിക്കലും ഈശ്വരനല്ല, താൻ ജീവൻ തന്നെയാണ്. ഇനി എത്ര സമർത്ഥനാണെന്ന് പറഞ്ഞാലും ശരി, എങ്ങനെയാണോ തനിക്ക് തന്റെ ശരീരത്തോട് താതാത്മ്യം പ്രാപിക്കുന്നത്, അതുപോലെ മറ്റൊരു ശരീരത്തോട് തനിക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല. പിന്നെ വൈകാരികമായ ചില ഭാവങ്ങളൊക്കെ പ്രകടമാകാം. ഒരാൾക്ക് വലിയ ദുഃഖം വരുമ്പോൾ തനിക്ക് ഒരു ദുഃഖം തോന്നാം അത് കണ്ടിട്ട്. ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ തനിക്കൊരു സന്തോഷം തോന്നും. പക്ഷെ ഒരിക്കലും അത് മറ്റൊരുവന്റെ സന്തോഷമോ മറ്റൊരുവന്റെ ദുഃഖമോ ആകത്തില്ല. പിന്നെ എന്താണ്, വേറൊരുവന്റെ ദുഃഖം കാണുമ്പോൾ അതിന് സമാനമായൊരു ദുഃഖം തന്റെ ഉള്ളിലുണ്ടായാൽ തനിക്ക് ആ ദുഃഖത്തെ അനുഭവിക്കാം. അല്ല, വേറൊരുവന്റെ ദുഃഖത്തെ ആ ശരീരത്തോട് താതാമ്യപ്പെട്ട് എന്റെ ദുഃഖമൊന്നും ആർക്കും അറിയാൻ കഴിയില്ല. അസാധ്യമായ കാര്യമാണ്. എന്താണ്, അതാണ് ജീവന്റെ പരിച്ഛിന്നത എന്ന് പറയും. അവന് കേവലം ഈ ഒരു ശരീരത്തിലുള്ള അഭിമാനമേ സാധ്യമാണ്. മറ്റൊരു ശരീരത്തിലൂടെ അവൻ അഭിമാനിക്കാൻ കഴിഞ്ഞാൽ അവന് വേറൊരു ശരീരത്തിലുള്ള സുഖത്തെയും ദുഃഖത്തെയൊക്കെ അനുഭവിക്കാൻ പറ്റും. അവിടെ മാത്രമേ ഈ ശരിക്കും സാർ നമ്മൾ പറയാനുള്ള എന്താണ്, അന്യന്റെ ദുഃഖമൊക്കെ തന്റെ ദുഃഖമാണ് എന്ന് പറയുന്നൊക്കെ നടക്കത്തുള്ളൂ. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഒരിക്കലും അന്യന്റെ ദുഃഖം തന്റെ ദുഃഖമാകത്തില്ല. എന്തുകൊണ്ട്? അന്യ ശരീരത്തോട് തനിക്ക് താതാമ്യപ്പെടാൻ ഒരിക്കലും കഴിയുന്നില്ല. അന്യന്റെ ദുഃഖം അന്യന്റെ തന്നെ. ചിലപ്പോൾ താൻ ആ ദുഃഖത്തെ അറിഞ്ഞെന്നിരിക്കും. ആ ദുഃഖം കൊണ്ട് താൻ തന്റെ ഉള്ളിൽ ദുഃഖത്തെ സൃഷ്ടിച്ചെന്നിരിക്കും. ആ ദുഃഖത്തോട് താൻ താതാമ്യപ്പെട്ടെന്നിരിക്കും. പക്ഷെ ഒരിക്കലും അന്യന്റെ ദുഃഖം തന്റെ ദുഃഖമാകത്തില്ല. ഒരബദ്ധമാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അന്യനോട് സഹാനുഭൂതി ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അത് പറഞ്ഞാൽ ശരി. അതിനപ്പുറം എന്താണ്? പൃഥ്വിയാദിഷു അന്തഹ, ഈ ശരീരം വിട്ട് വേറെ ഒന്നിനും തന്നെ തനിക്ക് താതാമ്യപ്പെടാൻ കഴിയില്ല. അന്തരവസ്ഥ അതും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന്റെ അകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് താതാമ്യപ്പെടുക. പിന്നെ എന്താണ്? നിയന്തും ച നശക്തമൂതി, അതിനെ നിയന്ത്രിക്കുക. അതും തനിക്ക് സാധ്യമല്ല. ശരീര ഇന്ദ്രിയ കരണ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുക അത് സാധ്യമല്ല. എന്തുകൊണ്ട്? എനിക്ക് കാണണമെങ്കിൽ എന്റെ കണ്ണുകൊണ്ടേ കാണാൻ പറ്റും, എനിക്ക് മറ്റൊരുവന്റെ കണ്ണിലൂടെ കാണാൻ പറ്റത്തില്ല. എന്നാൽ എളുപ്പമാണ്. എന്താണ്, എന്റെ കണ്ണിന് തിമിരം ബാധിക്കുമ്പോൾ എനിക്ക് തിമിരമില്ലാത്തവരവന്റെ കണ്ണിലൂടെ കാണാൻ പറ്റിയെന്ന്? ഒരിക്കലും സാധ്യമല്ല. എനിക്ക് എന്റെ വായുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, അസുഖം വരുമ്പോൾ എനിക്ക് മറ്റൊരുവന്റെ വായിലൂടെ ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല. എന്റെ വാഗീന്ദ്രിയത്തിന് ശക്തിയില്ലാത്തതിനു മുമ്പ് വേറൊരു എന്റെ വാഗീന്ദ്രിയത്തിലൂടെ സംസാരിക്കുക, ഇതൊന്നും അസാധ്യമായ അസംഭവ കാര്യങ്ങളാണ്. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അതെല്ലാ വാഗീന്ദ്രിയത്തിലൂടെയും സംസാരിക്കുന്നു, എല്ലാ കണ്ണുകളിലൂടെയും കാണുന്നു, എല്ലാ ചെവിയിലൂടെയും കേൾക്കുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു എന്നും പറയാം. ഈശ്വരൻ ജീവൻ എന്നുള്ള ഭേദത്തെ ഇവിടെ തെളിച്ചു കാണിക്കുകയാണ്. ആർക്കും അത് സാധ്യമല്ല. ആരാണോ ഈ ശരീര അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ഒരാൾക്കും തന്നെ അങ്ങനെ ഒരു താതാന്മ്യം സാധ്യമല്ല. അങ്ങനെ ഒരു ഈശ്വരത്വം സാധ്യമല്ല. മനുഷ്യനിൽ ഈശ്വരീയമായ ഗുണങ്ങളുള്ളവർ കാണാം. മനുഷ്യനിൽ അലൗകികമായ സർവലോക സാധാരണമല്ലാത്ത സിദ്ധിവിശേഷങ്ങളുള്ളവർ കാണാം, ജ്ഞാനമുള്ളവർ കാണാം, എല്ലാം വരാം. പക്ഷെ അവിടെയൊന്നും ഈ പറയുന്ന തരത്തിലുള്ള ഈ ശരീര താതാത്മ്യം പോലെയുള്ള ഒരു താതാത്മ്യഭാവം സർവചരാചരങ്ങളുമായി ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു, ഈ ജീവൻ ഏതൊരുവനാണോ ഈ ശരീര താതാത്മ്യത്തോടുകൂടിയിരിക്കുന്ന അത് ജീവൻ, അവൻ ഈശ്വരനല്ല എന്നാണ്. കാഴ്ചയെന്ന പ്രതിവാദിഷു അന്തരവസ്ഥാത് നിയന്ത്രിച്ച നശക്തനോതി, അതൊന്നും സാധ്യമല്ല. രണ്ടെന്നുള്ള ഭേദത്തെ പറയണം. അഭിച ഉഭയഭി ശാഖിന കണ്വ മാധ്യന്തിനാശ്ച അന്തര്യാമ്നോ ഭേദേന ഏനം ശരീരം പ്രതിഭാധിപത് അധിഷ്ഠാനത്വേന നിയമത്വേന ച അധീയത്തെ യോ വിജ്ഞാനെ തിഷ്ഠൻ നിധി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അതിന് രണ്ട് ശാഖകളുണ്ട്, ഒന്ന് കണ്ണുശാഖ മറ്റൊന്ന് മാധ്യന്തിന ശാഖ. അത് കണ്ണുശാഖയിൽ പറഞ്ഞിരിക്കുന്നത് മാധ്യന്തിന ശാഖയിൽ പറഞ്ഞിരിക്കുന്നതിലും ശബ്ദങ്ങളുടെ വ്യത്യാസമുണ്ട്, അർത്ഥം ഒന്ന് തന്നെ. കണ്ണുശാഖയിൽ എന്താ പറഞ്ഞത്? അഭിജ ഉഭയഭി ശാഖിന കണ്ണു അഹ മാധ്യന്തിനാശ്ച കണ്ണുന്മാരും മാധ്യന്തിനന്മാരും. അന്തര്യാമിനോ ഭേദേന, ഈ അന്തര്യാമിയിൽ നിന്ന് ഭിന്നമായി ഏനം ശരീരം, ഈ ജീവനെ പൃഥ്വിയാധിപ അധിഷ്ഠാനത്വേന നിയമത്വേന ച അധീയത്തെ. അത് അധിഷ്ഠാനമായും നിയന്താവായും രണ്ടിനും വേറെ വേറെ കാണിക്കുന്നു. എങ്ങനെ? ഈ ശരീരത്തിന് അധിഷ്ഠാനമായി, ഈ ശരീരത്തിന് നിയന്താവായി ജീവൻ, പൃഥ്വിയാദി സർവത്തിനും അധിഷ്ഠാനമായി സർവത്തിനും നിയന്താവായി ഈശ്വരൻ. ഇത് എല്ലാ ശാഖകളിലും കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്നത് ജീവൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ താല്പര്യം എന്താണ് മനസ്സിലാക്കിയിരിക്കും. രമണഭേദനയാണ് ശരീരം പൃഥ്വിയാധിപത്. എങ്ങനെയാണോ ഈ ശരീരത്തിൽ നിന്ന് ഇതിന്റെ നിയന്താവ് വേറെയായിരിക്കുന്നത്, എങ്ങനെയാണോ പൃഥ്വി എന്ന് പറയുന്ന ഈ മഹാതത്വത്തിൽ നിന്ന് അതിന്റെ നിയന്താവ് വേറെയായിരിക്കുന്നത്, അതുപോലെ ഈ രണ്ട് നിയന്താക്കളും വേറെ വേറെയാണ്. ജീവൻ എന്ന് പറയുന്ന നിയന്താവ് വേറെ, ഈശ്വരൻ എന്ന് പറയുന്ന നിയന്താവ് വേറെ. അതിനുള്ള ശരിയായ യുക്തി ഇവിടെ പറഞ്ഞു. ഇതിനൊരിക്കലും ഒന്നാകാൻ കഴിയത്തില്ല. യോ വിജ്ഞാനി തിഷ്ഠൻ, അവിടെ പറയുന്നു വിജ്ഞാനത്തിൽ ഏതൊരുവനാണോ ഇരിക്കുന്നത്, അപ്പൊ അത് വിജ്ഞാനത്തിൽ നിന്ന് വേറെയാണല്ലോ. ഇത് കണ്ണുവാഹ യ ആത്മനി തിഷ്ഠൻ ഇത് മാധ്യന്തിനാഹ മാധ്യന്തിന ശാഖക്കാർ പറയുന്നു ഏതൊരുവനാണോ ആത്മാവിൽ ഇരിക്കുന്നത് അവൻ ആത്മാവിൽ നിന്ന് വേറെയാണല്ലോ. ഇവിടെ വിജ്ഞാനം ആത്മ എന്നെല്ലാം പറയുന്നുകൊണ്ട് ജീവനെ എടുത്താൽ അതിലിരിക്കുന്നവൻ അതിൽ നിന്ന് വേറെയാണ്, അതാണ് ഈശ്വരൻ. അങ്ങനെ ആ ഭേദത്തെ കാണിക്കുന്നു. ഇത് രണ്ടും ഒരിക്കലും ഒന്നാകത്തില്ല. രണ്ടും ഒന്നാണെന്ന് പറയുന്നിടത്തും കുറെ ശരിയുണ്ട്, രണ്ടും ഒന്നല്ല എന്ന് പറയുന്നിടത്തും കുറെ ശരിയുണ്ട്. അതെന്താണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ആത്മനിതിഷ്ഠൻ നിത്യസ്മിൻ തവത് പാഠേ ഭവത്യാത്മശാബ്ദ ശാരീരസിവാച. ആദ്യം പറഞ്ഞു ആത്മനിതിഷ്ഠൻ, ആത്മാവെന്ന് പറയുന്നത് അവിടെ ജീവനാണ്, അതിലിരിക്കുന്നവൻ. യോ വിജ്ഞാനേ തിഷ്ഠൻ നിത്യസ്മിൻ അതിപാടേ വിജ്ഞാന ശബ്ദേന ശാരീരവിച്ചത്. ഇനി പറയുന്നു വിജ്ഞാനത്തിലിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, ജീവൻ, അതിലിരിക്കുന്നവൻ പരമാത്മാവ്. ഈ അർത്ഥമേ കിട്ടത്തുള്ളൂ. പറയുന്നു എന്തുകൊണ്ട് വിജ്ഞാനമയോ ഹി ശരീര, ഈ ജീവൻ എന്ന് പറയുന്നത് വിജ്ഞാനമയനാണ്, ബോധമയനാണ്. ജീവൻ ബോധശൂന്യനല്ല, ബോധത്തോടുകൂടിയിരിക്കുന്നു. തസ്മാ ശരീരാത് അന്യഹ ഈശ്വരോ അന്തര്യാമി ഇതി സിദ്ധം. അവിടെ പറയുന്നു ഇവിടെ ജീവനല്ല, അന്തര്യാമി ഈശ്വരനാണ്. അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. പറയുന്ന എന്താണ് അദ്വൈതി പഠിപ്പിക്കുന്നത്? ജീവന്മാര് ഈശ്വരനാണ്, അതാണ്. അങ്ങനെ വരുന്നുണ്ട് അവന് ഈശ്വര നിഷേധം വരും. അഭേദത്തെ പറയുന്നുണ്ട്. അപ്പൊ അദ്വൈതി എന്ന് പറയുന്നത് ഈശ്വര നിഷേധിയാണ്. അതുകൊണ്ട് അദ്വൈതം അവരും പഠിക്കാൻ പാടില്ല, അദ്വൈതത്തെ പഠിപ്പിക്കാൻ പാടില്ല, ആൾക്കാർ ചീത്തയായി പോകും. ഇങ്ങനെയൊക്കെ മന്ദബുദ്ധികൾ പറയുന്നുണ്ട്. മന്ദബുദ്ധികളെന്നേ പറയാൻ പറ്റും. അതിനൊന്നും അദ്വൈതമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശ്വരനെ നിഷേധിക്കും, ദേവതകളെ നിഷേധിക്കും, ഗുരുവിനെ നിഷേധിക്കും. ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നു. വിവരമില്ലാത്തതുകൊണ്ട് അതിന് മരുന്നുമില്ല, വിവരക്കേടിന് മരുന്നില്ല. അത് എങ്ങനെയാണ് അഭേദത്തെ പറയുന്നത്, എങ്ങനെയാണ് ഭേദത്തെ പറയുന്നത്? ഇപ്രകാരം നിങ്ങൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ ഉപാസനയെ കുറിച്ചാണ്. ഇവിടെ ഉപാസന വരുന്നു, ഉപാസന ഭേദമുള്ളിടത്താണ് വരുന്നത്, ഭേദമില്ലാത്തടത്ത് ഉപാസന വരുന്നില്ല. എന്താണ് ഉപാസനയുടെ തലം, എന്താണ് പരമാർത്ഥജ്ഞാനത്തിന്റെ തലം, ഇതൊന്നും മനസ്സിലാകാതെയാണ് ഇത് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ് ശരീര ധന്യ ഈശ്വരോ അന്തര്യാമി. ഇത് സിദ്ധം എന്ന് വെച്ചാൽ ഇത് സിദ്ധാന്തമാണ്. ഈ ജീവനിൽ നിന്ന് അന്യനായി അന്തര്യാമിയായ ഒരു ഈശ്വരൻ, പക്ഷേ ഈശ്വരൻ എന്താണെന്ന് പറയുമ്പോൾ പറയും അത് അന്തര്യാമിയാണ് എന്ന് പറയും. എങ്ങനെയാണോ ആ ജീവന്റെ സ്വരൂപത്തെ വ്യക്തമാക്കുന്നത്, അതുപോലെ ഈശ്വരന്റെ സ്വരൂപത്തെയും വ്യക്തമാക്കും. അത് ഇവിടെ പറഞ്ഞല്ലോ പലരെ കുറിച്ച്. ഇതാരാണ് ഈ പറയുന്നത്? അന്തര്യാമി. അന്തര്യാമി എന്ന് പറയുന്നതുകൊണ്ട് ഏതെങ്കിലും ദേവതയെ പറയാൻ പറ്റുമോ? ഇല്ല. അണിമാതി ഐശ്വര്യങ്ങളോടുകൂടി ഒരു യോഗിയെ പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്, അതും കഴിയത്തില്ല, ജീവനും കഴിയത്തില്ല. പിന്നെ അതാരാണ്? അത് ഈശ്വരനാണ്. സർവഭൂത നിയന്താവായിരിക്കുന്ന ഈശ്വരനാണ്, അതാണ് ഉപാസ്യനായിരിക്കുന്നത്. ആ തരത്തിലാണ് ഈശ്വരൻ ഉപാസ്യനായിരിക്കുന്നത്. ഒരു ജീവൻ അങ്ങനെ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഈശ്വരന്റെ ഉത്കൃഷ്ടത അവന് മനസ്സിലാകും. അപ്പൊ അവൻ എന്തെങ്കിലും അവനെ സംബന്ധിച്ച് ഈശ്വരൻ ഉപാസ്യനാണ്. തനിക്ക് സാധിക്കാത്ത കാര്യമില്ലേ? കേവലം ഈ ശരീരത്തിൽ അഭിമാനിച്ച് ഈ ശരീരത്തിന്റെ പോലും പൂർണ്ണമായ നിയന്താവല്ലാതിരിക്കുന്ന തനിക്ക് സർവഭൂതങ്ങളുടെയും നിയന്താവായ ഈശ്വരൻ ഉപാസ്യനാകുന്നു. അപ്പൊ ഇവിടെ നിഷേധം വരുന്നു. ഇവിടെ ചോദിക്കുന്നു, കഥം പുനഃ ഏകസ്മിൻ ദേഹത്തോ ദൃഷ്ടാരൂപപദ്ധ്യേതി. ഇനി പറഞ്ഞു വരുന്നത് എന്നിട്ട് നേരെ മറുസൈഡ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നു, ജീവനിൽ ആത്മനി തിഷ്ഠൻ, ജീവനിൽ പരമാത്മാവിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു വിജ്ഞാനേ തിഷ്ഠൻ, വിജ്ഞാനമാകുന്ന ജീവനിൽ പരമാത്മാവിരിക്കുന്നു. ഇതൊക്കെ എവിടെയായിരിക്കുന്നു? ഈ ശരീരത്തിൽ. എന്താ ഇവിടെ കിട്ടുന്നത്? ഈ ശരീരത്തിൽ തന്നെ രണ്ടുപേരിരിക്കുന്നു, ഒന്ന് ജീവൻ, ഒന്ന് പരമാത്മാവ്. കഥം പുനഃ ഏകസ്മിൻ ദേഹേ ദൌ ദുഷ്ടാർ. അങ്ങനെ രണ്ട് ദുഷ്ടാക്കൾ വരും. ഉപദ്ധ്യത അനന്ത യുക്തി യശ്ചായം ഈശ്വരോ അന്തര്യാമി യശ്ചായം ഇതര ശരീര. ഒന്നെന്താണ് ഈ അന്തര്യാമി ആയിരിക്കുന്നത്? ഈശ്വരൻ. മറ്റൊന്ന് ജീവൻ. ഈശ്വര സർവഭൂതാനാം ഹൃദയസ്യ അർജുന തിഷ്ഠൻ എന്ന് പറഞ്ഞില്ലേ? ഈശ്വരൻ ഹൃദയത്തിലിരിക്കുന്നു. ആരുടെ ഹൃദയത്തിൽ? ജീവന്റെ. അപ്പൊ ജീവൻ ഇരിക്കുന്നിടത്താണല്ലോ ഈശ്വരനും ഇരിക്കുന്ന. രണ്ടുപേർക്കും ഒരു ഇരിപ്പിടം. അല്ലെങ്കിൽ ഈ ജീവനിൽ ഈശ്വരൻ്റെ ഇരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതങ്ങനെ ശരിയായ വിശ്വാസം ഈശ്വരോ അന്തര്യാമി വിശ്വാസം ഇതര ശരീര. കാ പുനരിഹാനുപത്തി, എന്താ ഇവിടെ ദോഷം? നിങ്ങൾ അങ്ങനെ തന്നെയാ പറയുന്നു. ഒരിടത്ത് തന്നെ രണ്ടുപേരിരിക്കും, ഒരേ ഹൃദയദേശത്തിൽ തന്നെ ജീവനും ഇരിക്കുന്നു ഈശ്വരനും ഇരിക്കുന്നു, എന്താ ദോഷം അതിന്? ഒരു കസേര അല്പം വലുതാണെങ്കിൽ രണ്ടുപേർക്ക് ഇരിക്കാമെന്ന്, ചെറുതാണെങ്കിൽ ഒരാൾക്കേ പറ്റും. എന്താ ദോഷം? ദോഷമുണ്ട്. ശ്രുതിയിലും ദോഷം വരും, നിങ്ങളുടെ സിദ്ധാന്തത്തിനും ദോഷം വരും. എന്താണ് അസ്ഥി ദുഷ്ട ഇത്യാദി ശ്രുതി വചനം വിരുദ്ധീയത. ഈ ചോദ്യം ചോദിക്കുന്ന ആരാണോ അയാളെ പൂർവപക്ഷിയായി കണ്ടിട്ട് അയാളെ കൊണ്ടുവരുന്ന സിദ്ധാന്തത്തിലേക്ക് വരികയാണ്, മുഖ്യമായ സിദ്ധാന്തത്തിലേക്ക്. ആദ്യം പറഞ്ഞ എന്താണ്? ജീവൻ വേറെ, ഈശ്വരൻ വേറെ. അവിടെ നിന്ന് നേരെ പരമമായ സിദ്ധാന്തത്തിൽ കൊണ്ടുവരുന്നു. പിന്നെ ചോദ്യകർത്താവിനെ കൊണ്ട് തന്നെ പറയിക്കുന്നു. ശ്രുതി പറയുന്നു എന്താണ്? നാന്യാത്വസ്ഥി ദുഷ്ട. ഈ ചൈതന്യത്തിൽ നിന്ന്, സത്തിൽ നിന്ന് അന്യമായൊരു ദുഷ്ടാവില്ല, അന്യമായൊരു ശ്രോതാവില്ല, മന്ദാവില്ല, വിജ്ഞാതാവില്ല. അപ്പോൾ ഇവിടെ രണ്ടുപേരിരുന്നുകൊണ്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? ശ്രുതിക്ക് വിരോധം വരും. മാത്രമേ പ്രകൃത അന്തര്യാമിന്നോ അന്യം ദൃഷ്ടാരസ്വതാവും മന്ദാരം വിജ്ഞാതാരം ചാത്മാനം പ്രതിഷേധത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ പറയുന്നത് അന്തര്യാമിയാണ്. ആ അന്തര്യാമിയിൽ നിന്ന് അന്യമായൊരു ദൃഷ്ടാവോ ശ്രോതാവോ മന്ദാവോ വിജ്ഞാതാവോ ഇല്ല, അങ്ങനെ ഒരു ആത്മാവില്ല എന്നാ പറയുന്നു. നിങ്ങൾ പറയുന്നു അന്തര്യാമിയും ഉണ്ട് ജീവനും ഉണ്ട്. അന്തര്യാമി സർവജ്ഞനും ജീവന പജ്ഞനുമാണ്. രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നാന്യോസ്തി ദുഷ്ട ശ്രോത എന്നെല്ലാം പറയുമ്പോൾ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇതങ്ങനെ മനസ്സിലാക്കണമെന്നാണ്. അത്ര ഹി പ്രകൃതാന്തര്യാമിനോ അന്യം ദുഷ്ടാര ശ്രോതാവും മന്ദാരം വിജ്ഞാതാരം ച ആത്മാനം പ്രതിഷേധം. നിഷേധിക്കുന്നുണ്ടല്ലോ നിയന്ത്ര അന്തര പ്രതിഷേധാർത്ഥം. ഏതത് വചനം പറയുന്നു, മറ്റൊരു നിയന്താവില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നിയന്ത്ര അന്തര പ്രതിഷേധാർത്ഥം ഏതത് വചനം പറയുന്നു, ഇത് മറ്റൊരു നിയന്താവില്ല എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാണ്. എന്നാ നിയന്ത്ര അന്തര അപ്രസംഗ അവിശേഷ ശ്രവണാശ്ച. ഇവിടെ ഈ പറയുന്ന രണ്ടുപേരല്ലാതെ വേറൊരു നിയന്താവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുമില്ല. ജീവനും പരമാത്മാവും പിന്നെ വേറെ ആരും നിഷേധിക്കാനാണ്. അത് മാത്രമല്ല, ഇവിടെ പറയുന്ന രണ്ടിനെ അഭേദമായി പറയുകയും ചെയ്യുന്നുണ്ട്. അവിശേഷ ശ്രവണാശ്ച ശ്രുതി പറയുന്നത് എന്താണ്? അന്യ അതോ ദുഷ്ടാവ് വേറെ ദുഷ്ടാവില്ല, അഭേദമായി പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവർ രണ്ടുപേരിൽ നിന്നും വേറിട്ടൊരാള്, അതിന്റെ പ്രസക്തിയില്ല. പിന്നെ എന്തായി പറയുന്നു? ഒരിടത്ത് പറയുന്നു വേറെ ദുഷ്ടാവില്ല, വേറിടത്ത് പറയുന്നു അല്ല ദുഷ്ടാവിൽ നിന്ന് വേറിട്ടൊരു നിയന്താവുണ്ട്. എന്താ അതിന്റെ താല്പര്യം? അത്ര ഉച്ചതേ. ഇനി മുഖ്യമായ സിദ്ധാന്തത്തിലേക്ക് വരുന്നു. ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? അവിദ്യ പ്രത്യുപസ്ഥാപിത കാര്യകരണ ഉപാധി നിമിത്തോ അയം ശാരീര അന്തര്യാമിനോ ഭേദവ്യപദേശു എന്ന പാരമാർത്ഥി. ഇവിടെ പറഞ്ഞല്ലോ ജീവൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ജീവന്റെയും പരമാത്മാവിന്റെയും തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ജീവന്റെയും പരമാത്മാവിന്റെയും തത്വത്തെ ഗ്രഹിക്കുന്നിടത്ത് ഭേദമില്ല, പരമാർത്ഥ ബോധത്തിൽ ഭേദമില്ല. രണ്ടിലും ഇരിക്കുന്ന തത്വം ഒന്നാണെന്ന് അറിയുന്നിടത്ത് ആ അറിവിലേ ഉള്ളൂ, ആ അറിവിൽ ഭേദം നിലനിൽക്കുന്നില്ല. അറിവിൽ ഭേദം നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് പരമാർത്ഥം. ഭേദശൂന്യമാണ് പരമാർത്ഥം. അപ്പോ ഭേദശൂന്യമായ ആ പരമാർത്ഥത്തെ കുറിച്ച് ബോധമുണ്ടാകുമ്പോ അയാളിൽ ഭേദബോധം നിലനിൽക്കുന്നില്ല, അതാണ് എന്റെ താല്പര്യം. ജീവ ഈശ്വരൻ എന്ന് പറയുന്ന ഭേദത്തോടെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരി, പക്ഷെ ഈ രണ്ടിലെയും ഏകമായിരിക്കുന്ന തത്വത്തെ ഒരുവൻ ഗ്രഹിക്കുകയാണെങ്കിൽ അവന്റെ ആ ബോധത്തിന് ഭേദം വിഷയമാകുന്നില്ല, അതാണ് പറയുന്നതിന്റെ താല്പര്യം. എന്തുകൊണ്ട്? ഒരു വസ്തു എങ്ങനെയോ അങ്ങനെയാണ് അവൻ ഗ്രഹിച്ചിരിക്കുന്നത്. ഇവിടെ വസ്തു എങ്ങനെയാണ്? ജീവൻ ഈശ്വരനും വേറെയാണെന്ന് നിങ്ങൾ പറയും, പക്ഷെ അതല്ല പരമാർത്ഥം. ജീവന്റെയും ഈശ്വരന്റെയും സ്വരൂപം പരമാർത്ഥമാണ്, അതേകമാണ്. ആ ഏകത്തെ അതേ രൂപത്തിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ബോധത്തിന് ആ അഭേദമാണ് വിഷയമാകുന്നത്, അല്ലാതെ ഭേദമല്ല. അപ്പോൾ പരമാർത്ഥത്തെ ബോധിക്കുന്നവന്റെ ബോധത്തിനനുസരിച്ചാണ് പറയുന്നത്. പരമാർത്ഥം അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഭേദമില്ല. അപ്പൊ അങ്ങനെ ഉപദേശിക്കുമ്പോൾ പരമാർത്ഥ ബോധം ഉണ്ടാകുന്ന ഒരുവന് മാത്രമേ ജീവ ഈശ്വര ഭേദം ഇല്ല എന്ന് വെളിപ്പെടുത്താൻ കഴിയും. കാരണം ഒരാൾ ബോധിക്കുന്നതാണ് അയാൾ വെളിപ്പെടുത്തുന്നത്, ബോധിക്കാത്ത വെളിപ്പെടുത്താൻ പറ്റില്ല. ഏതൊരുവനാണോ ഈ പരമാർത്ഥത്തെ ബോധിക്കുന്നത് അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ആ പരമാർത്ഥത്തിൽ ഭേദമില്ല, അതാണ് ആ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധം. ആ ബോധത്തെ വാക്കിലൂടെ വെളിപ്പെടുത്തുന്നു, അതാണ് തത്വമസി എന്ന് പറയുന്നു. ആ പരമാർത്ഥത്തെ ബോധിക്കാതിരിക്കുക ഒന്ന്, മറ്റൊന്ന് ആ പരമാർത്ഥമല്ലാത്ത പലതിനെയും ബോധിക്കുക. അങ്ങനെ സംഭവിച്ചാൽ ഏതുപോലെ സ്വപ്നം പോലെ, സ്വപ്നത്തിൽ താൻ കേവലം പരമാർത്ഥസ്വരൂപനായിരുന്നു, ഏകമായ ബോധസ്വരൂപനായിരുന്നു, സുഷുതീരത്തെ പോലെ. രണ്ടും തമ്മിൽ സമാനതയുണ്ട്. എന്താണ്? സുഷുതിയിലും താൻ തൻ്റെ പരമാർത്ഥമായ സ്വരൂപത്തെ ബോധിച്ചില്ല, സ്വപ്നത്തിലും അത് ബോധിച്ചില്ല. ആ സാദൃശ്യം ജാഗ്രതത്തിലുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും താൻ തൻ്റെ ആ പരമാർത്ഥമായ സ്വരൂപത്തെ ബോധിക്കുന്നില്ല. പക്ഷെ സ്വപ്നത്തിൽ വേറെ എന്തുണ്ടായി? വിശേഷിച്ച് ആ പരമാർത്ഥത്തെ ബോധിച്ചില്ല എന്ന് മാത്രമല്ല, പരമാർത്ഥമല്ലാത്ത പലതിനെയും ബോധിച്ചു. അല്ല, അവിടെ സംഭവിച്ചു. അങ്ങനെ അവിടെ ശരീരത്തെ ബോധിച്ചു, പരമാർത്ഥമല്ലാത്ത ശരീരത്തെ അവിടെ ബോധിച്ചില്ലേ, പരമാർത്ഥമല്ലാത്ത വിഷയങ്ങളെ ബോധിച്ചു. അവിടെ തന്നെ അല്പജ്ഞനായും അശക്തനായും ബോധിച്ചു. തന്നെ നന്യമായി സർവജ്ഞനും സർവശക്തനുമായി ഈശ്വരനെ ബോധിച്ചു. എല്ലാ സ്വപ്നത്തിലെ ബോധമാണ്. അതങ്ങനെ സംഭവിച്ചു. ആ സംഭവിക്കുന്നതിന് എന്താ ഒരു കാരണം പറയുന്നു? പല കാരണങ്ങളും നമ്മൾ കണ്ടുപിടിക്കും. എല്ലാ കാരണത്തിനും ദോഷം വരും. പക്ഷെ ഒരു കാരണമേ ശരിയായി പറയാൻ പറ്റൂ. എന്തുകൊണ്ട്? അത് എന്താണോ പരമാർത്ഥം അത് ബോധിക്കാൻ കഴിഞ്ഞില്ല. അത് ചോദിക്കും, അങ്ങനെ പരമാർത്ഥം ബോധിക്കാത്തതാണെങ്കിൽ സുഷുതിയിലും അങ്ങനെയാണല്ലോ. സുഷുതിയിലും പരമാർത്ഥത്തെ ബോധിച്ചില്ല, അവിടെ തകരാറൊന്നുമില്ല. അവിടെ താൻ ബോധശൂന്യനായിരുന്നു, ഒന്നും അറിയാത്തവനായിരുന്നു. അവിടെ ദേഹാഭിമാനം ഉണ്ടായില്ല, ദൃശ്യങ്ങളുണ്ടായില്ല, താൻ ദൃഷ്ടാവായില്ല, താൻ സുഖവും ദുഃഖമൊന്നും അനുഭവിച്ചില്ല, താൻ ബോധശൂന്യനായിരുന്നു. അത് ശരിയാണ്. ഉണർന്നതിന് ശേഷം എനിക്ക് വ്യക്തമായി പറയാൻ പറ്റുന്നുണ്ട്, താൻ അവിടെ ബോധശൂന്യനായിരുന്നു. അപ്പൊ ബോധശൂന്യത രണ്ടിടത്തും ഒരുപോലെയാണെങ്കിലും സ്വപ്നത്തിൽ വിശേഷിച്ച് സംഭവിച്ചല്ലോ. അവിടെ താൻ വന്നു, ഈശ്വരൻ വന്നു, അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു. ബോധശൂന്യതയിൽ നിന്ന് ദ്വൈത ബോധത്തിലേക്ക് വന്നു. എന്താ മാറ്റം? ബോധശൂന്യതയിലേക്ക് ദ്വൈത ബോധത്തിലേക്ക് വന്നത്. ആ ബോധശൂന്യത എന്ന് പറയുന്നത് തന്നെ ബോധിക്കാതിരിക്കുക എന്ന് പറയുന്ന ആ ബോധശൂന്യത ഹേതുവായിട്ടാണ് ഈ ദ്വൈത ബോധത്തിലേക്ക് വന്നത്. ആ സുഷുപ്തമായ അവസ്ഥയാണ് കാരണം സ്വപ്നത്തിൽ. ആണ് പറയുന്നത് സുഷുപ്തിയിൽ സ്വപ്നം കാണുന്നു. എന്തുകൊണ്ട്? അവിടെ ബോധശൂന്യത മാത്രമായിരുന്നിടത്തു നിന്ന് ബോധമുണ്ടായി, അനാത്വബോധമുണ്ടായി. ആ ബോധശൂന്യത എന്തു പറയും? അവിദ്യ, ബോധമില്ലായ്മ, വിദ്യയില്ലായ്മ. വിദ്യ എന്ന് പറഞ്ഞാൽ ബോധം, അതിൽ ഇല്ലാതിരിക്കുക. ശരി, അത് സുഷുപ്തിക്ക് ചേരുമ്പോൾ അവിടെ ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്വപ്നത്തിൽ വരുമ്പോഴും അവിടെ ബോധമുണ്ട്, അവിടെ വിദ്യയുണ്ട്. എന്താ അവിടുത്തെ ബോധം? അവിടെ ദേഹം വന്നു, ദേഹാഭിമാനം വന്നു, ദൃശ്യങ്ങൾ വന്നു, ദൃശ്യബോധമുണ്ടായി. അപ്പൊ കേവലമായ ബോധശൂന്യമായ അവസ്ഥയിൽ നിന്നും ഈ ബോധത്തിലേക്ക് വരുന്നതിന് എന്താ കാരണമായി പറയാന്നുള്ളത്? ശരിക്കും മണ്ണ് മാത്രം ഉണ്ടായിരുന്നാൽ പാത്രം ഉണ്ടാകും. മണ്ണ് കിടക്കുന്നു, പാത്രം ഉണ്ടാവില്ല. പാത്രം ഉണ്ടാവണമെങ്കിൽ മണ്ണ് വേണം, കുലാലൻ വേണം, വെള്ളം വേണം, പ്രവൃത്തി വേണം, കാലം അനുകൂലമാണ്, ദേശം അനുകൂലമാണ്. ഇനി നമുക്കറിയാൻ വയ്യാത്ത എന്തോ ചില കാരണങ്ങൾ കൂടി വരണം, എന്നാലേ പറ്റും. അല്ലെങ്കിൽ പാത്രം ഉണ്ടാവത്തില്ല. ഇവിടെയാണെങ്കിലോ ഏകമായ കാരണം. നമ്മുടെ അനുഭവത്തിൽ തന്നെ പറയാനുള്ള ഉറക്കത്തിൽ സ്വപ്നങ്ങൾ, ബോധശൂന്യത. ആ ബോധശൂന്യമായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നാണ് സ്വപ്നം ഉണ്ടായത്, ബോധമുണ്ടായത്, സ്വപ്നബോധം. അപ്പൊ അവിടെ എന്താണ് കാരണമായിരിക്കുന്നത്? ബോധശൂന്യത എന്ന് പറയാം. അപ്പൊ ബോധശൂന്യത എന്താണ് ചോദിക്കേണ്ടി വരും. അവിടെ ബോധശൂന്യമായിരുന്ന ആരാണ്? താൻ തന്നെ. അപ്പോൾ ബോധശൂന്യനായിരിക്കുന്ന താൻ തന്നെയാണ് സ്വപ്നത്തിന് കാരണമായി തീർന്നത്. ബോധശൂന്യമായിരിക്കുന്ന തന്റെ സ്വരൂപം എന്താണ്? അറിയാം, സത്താണ്. എന്തുകൊണ്ട് അവിടെ ബോധശൂന്യമായിരുന്ന തന്റെ അസ്തിത്വത്തെ ഇവിടെ അറിയുന്നു ജാഗ്രത? അപ്പോൾ താൻ അവിടെ സത്തായിരുന്നു. താൻ ശൂന്യമായിരുന്നില്ലേ? എന്തുകൊണ്ട് താൻ സത്തായിരുന്നു എന്നുള്ള ബോധം ഇപ്പോഴും സ്ഫുരിക്കുന്നു. അവിടെ താൻ കേവലം ശൂന്യനായിരുന്നു. സ്വപ്ന ബോധശൂന്യനായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ താൻ കേവല ശൂന്യനായിരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ തനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട് താൻ അവിടെ ബോധശൂന്യനായിരുന്നു. പിന്നെ പറയുന്ന എന്താണ്? ഞാനവിടെ ശാന്തനായിരുന്നു, വിക്ഷേപശൂന്യനായിരുന്നു, അതുകൊണ്ട് തന്നെ താൻ ആനന്ദ സ്വരൂപനായിരുന്നു. അപ്പൊ അവിടെ താൻ എന്താണ്? സച്ചിദാനന്ദ സ്വരൂപനായിരുന്നു. ബോധശൂന്യനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവിടെ താൻ കേവല സച്ചിദാനന്ദ സ്വരൂപനായിരുന്നു. സ്വപ്നത്തിൽ ഈ വന്ന ബോധം, സ്വപ്നബോധം, സ്വപ്നദൃശ്യം, ഇതെല്ലാം ഇവിടെ നിന്നുണ്ടായി, ആ സച്ചിദാനത്തിൽ നിന്നുണ്ടായി. സുഷുപ്തിയില കേവലമായ ആനന്ദം, ശാന്തി എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് സ്വപ്നത്തിലേക്ക് വന്നിട്ട് വീണ്ടും ബോധവും ദൃശ്യവും എല്ലാം ആയി മാറി, ഇതാ ബോധശൂന്യമായ അവസ്ഥ പോലെ മറ്റൊരവസ്ഥ. ഇതുകൊണ്ട് തനിക്ക് വിശേഷിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. മറിച്ച് ബോധശൂന്യമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന തന്റെ ശാന്തിയും സമാധാനവും ആനന്ദവും എല്ലാം നഷ്ടപ്പെട്ടു. അവിടെ ബോധമുണ്ടായില്ല, അതൊരു ന്യൂനത തന്നെയാണ്. പക്ഷെ അവിടെ തനിക്ക് എന്തുണ്ടായിരുന്നു? താൻ കേവല ശാന്തനായിരുന്നു. അങ്ങനെയായിരുന്നു. യഥാത്മപ്രതി സാരം പ്രപഞ്ചോശം ശാന്തം ശിവം അദ്വൈതം, ഇതൊക്കെയായിരുന്നു. സ്വപ്നത്തിൽ വന്നപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു, താൻ സുഖിയും ദുഃഖിയും ഒക്കെയായി. അവിടെ പക്ഷെ ബോധശൂന്യമായതുകൊണ്ട് നമ്മൾ എന്തു പറയുന്നു? അവിടെ അവിദ്യ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബോധശൂന്യമായ എന്തായിരുന്നു? അവിടെ സച്ചിദാനന്ദമാണ്. സ്വപ്നത്തിൽ വന്നപ്പോഴോ അവിടെയും വന്ന അവിദ്യം, എന്താണ് ബോധം, അവിടെയും വന്നു. അപ്പോൾ പറയുന്നു, സുഷുപ്തിയിലും അവിദ്യ ഉണ്ടായിരുന്നു, ബോധശൂന്യത. സ്വപ്നത്തിൽ വന്നപ്പോൾ അവിടെ നാനാ ദൃശ്യങ്ങൾ വന്നു, അതും അവിദ്യയായി. അതിനെ അവിദ്യ എന്ന് പറയുന്നു. അപ്പൊ മുഖ്യമായ അവിദ്യ ഏതാണ്? അത് ആ സുഷുപ്തിയിലെ ബോധശൂന്യതയാണ്. എന്തുകൊണ്ട് പറയുന്നു അങ്ങനെ? ജാഗ്രതത്തിൽ ഒരുവിന് ശരിയായ വിദ്യ ബോധം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും അവിടെയില്ല. സുഷുപ്തിയിലെ ബോധശൂന്യതയില്ല. സ്വപ്നത്തിലെ അവിദ്യാരൂപത്തിലുള്ള ബോധവുമില്ല. ജാഗ്രതത്തിൽ ശരിയായ ബോധം വരും. ജാഗ്രതയിലെ ഏത് ബോധവും അതിനെ നിഷേധിക്കുന്നതാണ്. ജാഗ്രത എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉണർവ് വന്നു കഴിഞ്ഞു. അവിടെ സ്വപ്നത്തിലെ അവിദ്യയില്ല, ദൃശ്യങ്ങളില്ല, സുഷുപ്തിയിലെ ബോധശൂന്യതയില്ല. ഇവിടെ ബോധം വന്നു കഴിഞ്ഞു. അപ്പോ ജാഗ്രതത്തിലെ കേവലമായ ഈ ബോധത്തിന് തന്നെ സുഷുപ്തിയിലെ ബോധശൂന്യതയും സ്വപ്നത്തിലെ അവിദ്യയെയും ബോധത്തെയും ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ ഈ ജാഗ്രതത്തിൽ പരമാർത്ഥ ബോധം വന്നാലോ? അപ്പോ ഈ ജാഗ്രതത്തിൽ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോധം, ഈ ഭേദബുദ്ധി, ഇതിന് കാരണമായി എന്തു പറയും? ഒന്ന്, ബോധശൂന്യത രൂപത്തിലുള്ള അവിദ്യ, ശരിയായ ബോധമുണ്ടാകാത്ത അവിദ്യ. മറ്റൊന്ന്, നാനാത്വ ബോധമാകുന്ന അവിദ്യ. ഒന്ന് സുഷുപ്തി എന്ന് പറയുമ്പോൾ സുഷുപ്തിയിലെ സ്വരൂപം. മറ്റൊന്നെന്താണ്? സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന ഭേദബുദ്ധി. അവിദ്യ രണ്ടു തരത്തിലായി. ഒന്ന് ബോധശൂന്യത, മറ്റൊന്ന് നാനാത്വ ബോധം. അത് ഒന്ന് നമുക്ക് വ്യക്തമാകുന്നത് സുഷുപ്തിയിൽ, മറ്റൊന്ന് വ്യക്തമാകുന്നത് സ്വപ്നത്തിൽ. ജാഗ്രതത്തിലേക്ക് വരുമ്പോഴോ ഇവിടെയും ഉണ്ട്. എന്താണ്? ഇവിടെ ഒരു ബോധമുണ്ട്, പക്ഷെ അത് പരമാർത്ഥ ബോധമുണ്ട്. ഇവിടെ ഈ സ്വപ്നത്തിലെ പോലെ തന്നെ എന്താണ്? നാനാത്വ ബോധമുണ്ട്, അത് അവിദ്യയായി. അപ്പോൾ കേവലമായിരിക്കുന്ന ബോധശൂന്യതയിൽ നിന്ന് സ്വപ്നമെന്ന് പറയുന്ന നാനാത്വ ബോധം ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്ന എന്താണ്? അവിദ്യ. ബോധശൂന്യത തന്നെയാണ് കാരണം ആ ബോധം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന അവിദ്യയാണ് കാരണം എന്ന് പറയുന്നു. ഇവിടെ എന്തു പറയുന്നു? അവിദ്യ പ്രത്യുപസ്ഥാപിത കാര്യകരണ ഉപാധി നിമിത്തോ അയം ശരീര അന്തര്യമിണോർ ഭേദവ്യപദേശോ. ഈ ജീവപരഭേദവ്യപദേശം എന്ന് വെച്ചാൽ ജീവപരഭേദത്തെക്കുറിച്ചുള്ള ഈ ചർച്ച, ജീവപരഭേദത്തെക്കുറിച്ചുള്ള ഈ ബോധം, ഇതെല്ലാം എവിടെ സംഭവിക്കുന്ന ഈ ജാഗ്രത? അതിന് കാരണം എന്താ പറഞ്ഞ? അവിദ്യ പ്രത്യുപസ്ഥാപിതമാണ്. ഇതിന് കാരണം അവിദ്യയാണ് എന്നാ പറഞ്ഞു. അതെങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സുഷുപ്തി സ്വപ്നം. വേറെ വഴിയില്ല. വേറെ ഒരു വഴിയിലും നമ്മുടെ അനുഭവത്തിൽ നിന്നത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സുഷുപ്തി സ്വപ്നങ്ങളത് വ്യക്തമാണ്. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ ആ ബോധശൂന്യമായിരുന്നു എന്ന് വെച്ചാൽ കേവലമായ ബോധം, സച്ചിദാനന്ദം. അവിടെയാണ് എന്ത് പ്രകടമായത്? സ്വപ്നം. നമ്മുടെ അനുഭവം അങ്ങനെയാണ്, സുഷുപ്തിയിൽ സ്വപ്നമുണ്ടായി. എന്താണ് കാരണം പറയും? അവിദ്യ. എന്താണ് ആ ബോധശൂന്യമായ അവസ്ഥ? അബോധശൂന്യമായ അവസ്ഥ സുഷുപ്തി. അതെന്താണ്? സച്ചിദാനന്ദമാണ്, മറ്റൊന്നുമല്ല. അതിൽ നിന്ന് ബോധമുണ്ടായി. അവിദ്യ പ്രത്യുപസ്ഥാപിതമായി സ്വപ്ന ദൃശ്യങ്ങളല്ല. ശരി, ഈ സ്വപ്ന ദൃശ്യം അത് പരമാർത്ഥമാണോ? അല്ല. അതുകൊണ്ടെന്തായി? അത് സ്വയം തന്നെ അത് അവിദ്യയായി. അവിടെയും എന്താണ്? ബോധശൂന്യത അവിടെയും നിലനിൽക്കുന്നു സ്വപ്നത്തിന്. അവിടെയും പരമാർത്ഥ ബോധം പ്രകാശിക്കുന്നില്ല. അവിടെ പരമാർത്ഥ ബോധം പ്രകാശിക്കാത്തത് കൊണ്ട് തന്നെ അവിടെയും അവിദ്യാപ്രത്യുപസ്ഥാപിതമായ ഭേദബുദ്ധി അവിടെ നിൽക്കുന്നു. ദേഹാഭിമാനം വരുന്നു, ഞാൻ നീ എന്നുള്ള ഭേദബുദ്ധി വരുന്നു, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ഭേദബുദ്ധി വരുന്നു. ഒന്ന് ആ ബോധശൂന്യമായ അവസ്ഥ എന്ന് പറയും. ആ ബോധശൂന്യത എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? അത് ആ പരമാർത്ഥ സത്യം തന്നെ. പക്ഷെ അത് നിഷ്പ്രയോജനമാണ്, നമുക്കതുകൊണ്ടൊരു പ്രയോജനമില്ല. എന്തുകൊണ്ട്? അവിടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വപ്നത്തിൽ വന്നപ്പോൾ ബോധം കിട്ടി, പക്ഷെ അതും അവിദ്യ തന്നെ. എന്തുകൊണ്ട്? പരമാർത്ഥ ബോധം ഉണ്ടാകുന്നില്ല. അവിടെ ഇതിനെ കുറിച്ചുള്ള ശ്രവണം, വിചാരം എല്ലാം ജാഗ്രത്തിൽ വേണ്ടി വരുന്നു. ജാഗ്രത്തിൽ എന്ത് സംഭവിക്കാം? അവിടെ ബോധം സംഭവിക്കും. അത് സംഭവിച്ചാൽ അപ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഇതെല്ലാം അവിദ്യ പ്രത്യുപസ്ഥാപിതമാണ്, അവിദ്യ കൽപ്പിതമാണ്. അവിദ്യ കൽപ്പിതം എന്ന് പറയുമ്പോൾ എന്താണ്? സ്വപ്നത്തിൽ സംഭവിച്ചതുപോലെ എന്ന് മനസ്സിലാക്കും. എങ്ങനെയാണോ സ്വപ്നത്തിൽ ആ കേവലമായ സച്ചിദാനന്ദം ഇതിനെല്ലാം ഈ നാനാത്വത്തെയെല്ലാം സൃഷ്ടിച്ചത്, അതുപോലെ ജാഗ്രതത്തിലും ഇതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് തൽക്കാലം ചർച്ച ചെയ്യാമെന്ന് വൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജാഗ്രതത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നു. അവസരം കിട്ടിയാൽ നമുക്ക് അവിടെയും ചർച്ച ചെയ്യാം, പക്ഷെ അതിനിപ്പോൾ അവസരമില്ല. ജാഗ്രത എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരവസ്ഥയിലിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഇത് അവിദ്യാപ്രത്യുപസ്ഥാപിതമാണ്. അവിദ്യാപ്രത്യുപസ്ഥാപിതം എന്ന് വെച്ചാൽ അവിദ്യാകൽപ്പിതം എന്ന് പറയുമ്പോൾ അർത്ഥം കിട്ടും. എന്നാണ് അവിടെ പറഞ്ഞത്? എന്താണ്? ദേവസ്യ യേശസ്വഭാവോയം. ഇത് ദേവൻ കൽപ്പന എന്ന് പറയുന്നത് ദേവന്റെ സ്വഭാവമാണ്. ദേവനെന്ന് പറയുന്ന ആരാണ്? പരമാവധി നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളത് ആ സുഷുപ്തിയിൽ ബോധശൂന്യമായിരുന്ന ദേവൻ, അതാണ്. ആ സ്വപ്നത്തിൽ വന്ന് അതിൽ തന്നെ സംഭവിച്ച കൽപ്പനകൾ. അവിടെ ആരാ കൽപ്പിച്ചത്? ഞാൻ കൽപ്പിക്കുന്നവൻ എന്ന് പറയുന്ന ഒരാളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടല്ലേ പറയുന്നത് സുഷുപ്തിയിൽ സ്വപ്നം സംഭവിച്ചു. അവിടെ ആ കേവലമായിരുന്ന ചിത്തിൽ അഹംബുദ്ധി പ്രകടമായി, ശരീരബുദ്ധി പ്രകടമായി, ലോകബുദ്ധി പ്രകടമായി, ജീവ ഈശ്വര ഭേദബുദ്ധി പ്രകടമായി, എല്ലാം പ്രകടമായി. അപ്പോൾ അത് ഒരു സമാധാനമേ ഉള്ളൂ. എന്താണ്? ദേവസ്യ യേശ സ്വഭാവം. ആ ദേവനിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാരണമായി എടുക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. മൃത്ത് മാത്രം കൊണ്ട് പാത്രം ഉണ്ടാവത്തില്ല. കുലാലം വേണം, അതിൽ നിന്ന് ഭിന്നമായ വസ്തുക്കൾ വേണം. കുലാലം ഉണ്ടായിരിക്കണം, വെള്ളം വേണം, പല കർണങ്ങൾ ആവശ്യമാണ്, പല നിമിത്തങ്ങൾ ആവശ്യമാണ്. ഇവിടെ ഈ ദേവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എല്ലാം ആ ചൈതന്യത്തിന്റെ തന്നെ പറയും, അത് അതിന്റെ സ്പന്ദനമാണ്. അന്യമായിട്ടൊന്നും തന്നെ വേണ്ട, ഒന്നും അതിൽ നിന്ന് അന്യമല്ല. അപ്പൊ അവിദ്യ ഏത് പേരിട്ട് വിളിച്ചാലും ശരി, ബോധമില്ലായ്മ എന്ന് പറഞ്ഞാൽ അതും അത് തന്നെ. ആവരണം എന്ന് പറഞ്ഞാൽ അതും അത് തന്നെ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അതും അത് തന്നെ. ഇനി പറയണം, അവിടെ ബോധം ഉണ്ടായല്ലോ, അതും അതിൽ നിന്ന് വേറെ അല്ല. നമ്മളതിനെ പറയുന്നു അത് ആവരണ രൂപത്തിലുള്ള അജ്ഞാനം, വിക്ഷേപ രൂപത്തിലുള്ള അജ്ഞാനം. പറയും സുഷുപ്തിയിൽ ആവരണ രൂപത്തിലുള്ള അജ്ഞാനം ഉണ്ടായി. എന്താ അത്? അതാ സച്ചിദാനന്ദം തന്നെ. പറയുന്നു മായ വന്ന് വിക്ഷേപ രൂപത്തിലായി. എന്താണത്? ആ സ്വപ്നത്തിലെ വിക്ഷേപം എന്ന് പറയുന്നത് എന്താണ്? ആ സുഷുതിയിലുണ്ടായിരുന്ന അതേ ദേവൻ തന്നെ. അവിടെ അതിൽ നിന്ന് വേറിട്ടെന്തെങ്കിലും ഉണ്ടായി, ഉണ്ടാകാൻ പാടില്ല എന്നുകൊണ്ട് ഇത് അദ്വൈതമാണ്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പൊ സുഷുതിയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് വന്നപ്പോ മറ്റൊന്നും അവിടെ ഉണ്ടായില്ല. അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തുവോ അജ്ഞാനം എന്ന് പറയുന്ന വസ്തുവോ ഒന്നും അതിൽ നിന്ന് അന്യമായി ഒന്നും ഉണ്ടായില്ല, അത് തന്നെ എല്ലാമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന എല്ലാ വിദ്യാപ്രത്യുപസ്ഥാപിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അവിദ്യാകല്പിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്നാണ്. ഇവിടെ ഇരുന്നു കൊണ്ടെന്ന് പറയുന്നു, ഞാൻ ജീവനാണ്, ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ സുഷുപ്തിയിലും സ്വപ്നത്തിലും എങ്ങനെയാണോ ഏകനായിരിക്കുന്നത്, അവിടെ ബോധമുണ്ടായാലും ബോധമുണ്ടായില്ലെങ്കിലും, വിക്ഷേപം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും, ആവരണം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഏകമായിരിക്കുന്നു. അതുപോലെ ഈ ജാഗ്രതയിലും ഏകമായിരിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അത് സുഷുപ്തി അതുപോലെ ഇരുന്നാ പോരെ? എന്തുകൊണ്ടത് സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അത് അതിൽ നിന്ന് പുറമേ ഒരു കാരണത്തെ കണ്ടെത്താൻ പറ്റത്തില്ല, അന്യമായൊരു കാരണത്തെ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു ദേവസ്യ ഏഷ സ്വഭാവ, അതൊന്നു തന്നെയാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത്. പിന്നെ ആ മാറ്റത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ. എന്താണ് അവിദ്യാപ്പെടുത്തി ഉപസ്ഥാപിത കാര്യകരണ ഉപാധി? അപ്പൊ ഇവിടെ കാര്യകരണ ഉപാധികളെല്ലാം ഒന്ന് ഏതുപോലെ ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വപ്നത്തിൽ സംഭവിച്ചതുപോലെ സുഷുപ്തിയും സ്വപ്നവും വിചാരം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ മനസ്സിലാകുന്നത്, അതുപോലെ ജാഗ്രതയും ബോധിക്കണം. ഇവിടെ ഈ സംഭവിക്കുന്ന എന്താണ്? ഇതെല്ലാം ആ ദേവന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നു? ആ ദേവന്റെ പരമാർത്ഥമായ സ്വരൂപം എന്താണെന്ന് ബോധം വരുന്നു. അവിടെ പിന്നെ ഭേദം എങ്ങനെ നിലനിൽക്കും? ഭേദബുദ്ധി എങ്ങനെ നിലനിൽക്കും? ഒന്നിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെങ്കിൽ, ഒന്നാണ് ഇതെല്ലാം ആയിരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെ ഭേദബുദ്ധി വരുന്നു? ഭേദബുദ്ധിക്ക് സ്ഥാനമില്ല. അത് ആണ് നേരത്തെ പറഞ്ഞ എന്താണ് ജീവീശ്വര ഭേദത്തെ പറയുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ പരമാർത്ഥ ബോധത്തിൽ അതാണ് ഇവിടെ പറയുന്നു. പരമാർത്ഥം ഏകനായിരിക്കുന്നതുകൊണ്ട് ഈ പരമാർത്ഥത്തിൽ എന്തെല്ലാം പ്രതീതമായാലും ശരി, എന്തെല്ലാം അനുഭവങ്ങളുണ്ടായാലും ശരി, ഇതിന്റെ പരമാർത്ഥത്തെ ബോധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ബോധത്തിന് ഭേദം വിഷയമാകുന്നുണ്ട്. അഭേദമായ അല്ലെങ്കിൽ അദ്വൈതമായ പരമാർത്ഥമാണ് അവന്റെ ബോധത്തിന് വിഷയമായിരിക്കുന്നത്. അപ്പോ ഒന്ന് പരമാർത്ഥ ബോധം, മറ്റൊന്ന് ഭേദപ്രതീതി. ഇതിൽ പരസ്പര വിരോധമില്ല. ഈ ഭേദപ്രതീതിയിൽ ഒരുവൻ എന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നു. ആ ഭേദപ്രതീതിയിൽ തന്നെയാണ് അവന് പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നത്. ആണ് പറയുന്നത് പണ്ഡിത സമദർശിന. ആ സമദർശിത്വം എന്ന് പറയുന്നത് അതാണ്. ആനയും കുതിരയും ഒന്നെന്ന് പറയുന്നതല്ല. ആ ഭേദപ്രതീതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അതിനെ നിരാകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിലെന്ത് ചെയ്യുന്നു? അവൻ പരമാർത്ഥത്തെ ബോധിക്കുന്നു, രണ്ടിനെയും അംഗീകരിക്കുന്നു. ഒരു തലത്തിൽ ജീവ ഈശ്വര ഭേദത്തെ അംഗീകരിക്കുന്നു, ആ ഭേദപ്രതീതി അംഗീകരിക്കുന്നു. ആ ഭേദപ്രതീതി അംഗീകരിക്കേണ്ടി വരുമ്പോൾ എന്ത് വരുന്നു? ജീവൻ ഉപാസകനായി, ഈശ്വരൻ ഉപാസകനായി. ജീവൻ അനുഗ്രഹീതനായി, ഈശ്വരൻ എന്ന് പറയുന്നത് അനുഗ്രാഹകനായി. ഇത്തരത്തിലുള്ള ഭേദങ്ങളെല്ലാം വരും. അവിടെ ഉപാസന നിലനിൽക്കും, അവിടെ ഈശ്വര നിഷേധം വരാൻ കഴിയില്ല. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥമായ ബോധമാണെങ്കിലോ അവിടെ പിന്നെ നിഷേധിക്കാൻ ഒരു ഈശ്വരനില്ല, അംഗീകരിക്കാൻ ഒരു ജീവനില്ല, അത്തരം വ്യവഹാരമേ അവിടെ നിലനിൽക്കുന്നില്ല. അവിടെ നിന്ദ്യനില്ല, നിഷേധകനില്ല, പൂജ്യനില്ല, പൂജകനില്ല. പിന്നെ എന്താണ്? ഏകമായ തത്വത്തെ അവൻ ഗ്രഹിച്ചിരിക്കുന്നു. ഇതിനെ പറയുന്ന എന്താണിത്? പരമാർത്ഥ ബോധം. ആ പരമാർത്ഥ ബോധത്തിലാണ് ഇവിടെ ജ്ഞാനം നിലനിൽക്കുന്നത്. അതിനാണ് ഇവിടെ വിശദമാക്കുന്നത്, അവിദ്യ പ്രതിപ്രസ്ഥാപിത കാര്യകരണ ഉപാധി നിമിത്തോ സ്വപ്നം പോലെ അയം ശരീര അന്തര്യാമിനോർ ഭേദവ്യുപദേശു. ഇതാണ് ശരീര അന്തര്യാമികളുടെ ജീവന്റെയും പരമാത്മാവിന്റെയും ഭേദത്തെ കുറിച്ച് പറയുന്നത്. എന്നാ പാരമാർത്ഥിക പരമാർത്ഥത്തെ കുറിച്ച് പറയുന്നിടത്തല്ല, പാരമാർത്ഥിക ബോധത്തിലല്ല. ഇവിടെ എന്താ ശ്രമിക്കുന്നത്? ശ്രുതി ഒരുവന് ആ പരമാർത്ഥ ബോധം എന്താണെന്ന് ഉണ്ടാകുക, അതാ ശ്രമിക്കുന്നു. അവനാ പരമാർത്ഥ ബോധം അവന്റെ ഉള്ളിൽ സ്ഫുരണം ചെയ്തില്ലെങ്കിലോ അവൻ ഉപാസി ഉപാസക ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നു. അധികാരി ഭേദമനുസരിച്ച് രണ്ടും നിൽക്കുന്നു. അധികാരി ആര് തീരുമാനിക്കും? ആ തീരുമാനിക്കുന്ന മറ്റാരുമല്ല, അവനവന്റെ ബോധം അത് തന്നെയാണ്. അവൻ ആ പരമാർത്ഥികത്വത്തെ ബോധപ്പെടുന്നുണ്ടോ? അവൻ അതിനാണ് അധികാരി. പിന്നെ അവന്റെ അധികാരിത്വത്തെ മറ്റാരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സുസംവേദ്യത്വ ഭാഷകാരം പറയും, സ്വയം ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അത് ബോധ്യമാകുന്നില്ലേ എന്നാലും ആരും അവനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അവനവന് അധികാരിയല്ല, അവൻ ഉപാസകനാണ്. അവൻ ഉപാസ്യനായ ഈശ്വരനുണ്ട്, അത് ചെയ്യാം. ഇത് കേവലം ഒരുവന്റെ ആ ജിജ്ഞാസുവിന്റെ ബോധത്തെ, ജാഗ്രതത്തിലെ ബോധത്തെ, ജാഗ്രതത്തിലെ അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അവിദ്യ എന്നെല്ലാം പറയുമ്പോൾ ഇതിനപ്പുറമൊന്നുമില്ല. ഇതിന് ഈ പരമാർത്ഥത്തിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. ആ പരമാർത്ഥത്തെ തന്നെയാണ് പറയുന്നത്. അതുതന്നെയാണ് ബോധശൂന്യമായിരിക്കുന്നു, ബോധമായിരിക്കുന്നു. ഇത് രണ്ടുമാണ് അവിദ്യ. ഇതെല്ലാം വേറെ അവിദ്യയില്ല. ഒന്നുകിൽ അവിദ്യാബോധശൂന്യമായി ആ പരമാർത്ഥ വസ്തുവായി തന്നെ ഇരിക്കും സുഷുപ്തി പോലെ, അല്ലെങ്കിൽ അത് ബോധമായി നാനാരൂപത്തെ പ്രാപിച്ച് സ്വപ്നം പോലെ ഇരിക്കും. അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ ആ ബോധത്തെ പറയും അത് പാരമാർത്ഥിക ബോധം. അതുകൊണ്ട് പറയുന്നു യകോ ഹി പ്രത്യേക ആത്മാഭവതി. അതുകൊണ്ട് ശരിയാണ്, ഇവിടെ പ്രത്യേക സ്വരൂപമായിരിക്കുന്നത്, പ്രത്യേകം എന്ന് പറയുന്ന ആ ശ്രോതാവിന്റെ ആന്തരികമായ സ്വരൂപമായിരിക്കുന്നത് ഒന്ന് തന്നെ, ഏകഹ. അവിടെ രണ്ടില്ല. പ്രത്യേക ആത്മാന്ന് പറയുന്നത് ഒന്നില്ല, രണ്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ ജീവൻ പരൻ എന്നുള്ള ഭേദമില്ല. നദ്ദോ പ്രത്യേക ആത്മാനു സമ്പദ്. വളരെ ലളിതമായ വ്യക്തിയാണ്. ഒരു വസ്തുവിനൊരു സ്വരൂപേ ഉണ്ടാവത്തുള്ളൂ, രണ്ട് സ്വരൂപം ഉണ്ടാവത്തുള്ളൂ. ഒരു ഇതിന് രണ്ട് സ്വഭാവം കാണിക്കാം. പക്ഷെ ആ സ്വഭാവം എന്ന് പറയുന്നത് സ്വരൂപമാണെങ്കിൽ അതൊന്നേ ആയിരിക്കത്തുള്ളൂ. നമ്മൾ പല സ്വഭാവവും കാണിക്കും, അവസരം പോലെ പല സ്വഭാവങ്ങളും കാണിക്കും. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും, അത് ചെയ്യും. സ്വാമിയെ കാണുമ്പോൾ ബഹുമാന പുരസരം, കാലത്തൊട്ട് തൊഴുകും, മനസ്സിൽ പറയും കള്ളൻ. പിന്നെ എന്തിനാ അത് ചെയ്തത്? കാര്യം സാധിക്കാൻ വേണ്ടി. സ്വാമിയെ കാലത്തൊട്ട് എഴുതി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും, അതുകൊണ്ട് കാലത്തൊട്ട് വരും. മനസ്സിൽ പറയും കള്ളൻ, രണ്ട് സ്വഭാവം കാണിക്കും. അവൻ ആവശ്യമായി ഒന്നുമില്ല അത് ചെയ്യുന്നു. എന്റെ ഉള്ളിലെ ഭാവനയ്ക്ക് വ്യത്യാസമില്ല. സാമീത് കാണുമ്പോൾ പൊങ്ങിപ്പോ, ഓ ഹേമം വന്ന് എന്റെ കാല് വീണല്ലോ, ഞാൻ എത്ര മഹാനാണെന്ന് വിചാരിക്കും. പക്ഷെ സ്വഭാവം എന്ന് പറയുന്ന സ്വരൂപമാണെങ്കിലും അത് ഏകരൂപമാണ്. സ്വഭാവത്തിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് ധർമ്മം, മറ്റൊന്ന് സ്വരൂപം. ധർമ്മത്തെ സ്വഭാവം എന്ന് പറയും. ചിത്തത്തിന്റെ സ്വഭാവമാണ് എന്താണ് കാമക്രോധാദികൾ എന്ന് പറയും. അതിന്റെ ധർമ്മങ്ങളാണ് എന്നുള്ള അർത്ഥത്തിൽ പറയും. അഗ്നിയുടെ സ്വഭാവമാണ് പ്രകാശം എന്ന് പറയുന്നത്, അതിന്റെ സ്വരൂപം എന്നുള്ള രീതിയിലാണ്. ധർമ്മങ്ങളെന്ന് പറയുമ്പോൾ അത് പരിണമിച്ചത് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മാറിപ്പോവാം. കാമം വരാം, പിന്നെ ക്രോധം വരാം, രണ്ടും ഇല്ലാതെ വരാം. സ്വഭാവ സ്വരൂപം അത് മാറത്തില്ല. എന്തുകൊണ്ട്? അഗ്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രകാശമാണ്, അത് മാറില്ല, മാറ്റാൻ പറ്റില്ല. അത് അഗ്നിയിൽ പരിണമിച്ച് സംഭവിക്കുന്നതല്ല. അതുപോലെ ഇവിടെ സ്വഭാവമാണെങ്കിൽ പറയുന്നു, പ്രത്യേക സ്വഭാവം രണ്ടാകത്തില്ല, ഒന്നേ ആകത്തുള്ളൂ. പറയുന്നു നദ്ദൗ പ്രത്യേക് ആത്മാനു, ആത്മാന്ന് വെച്ച സ്വഭാവം, സ്വരൂപം. ആന്തരികമായ ആ സ്വരൂപം രണ്ടാകത്തില്ല. ന സംഭവത അത് ഏകരൂപത്തിലേക്കത്തുള്ളൂ. ഏകസൈവത്വ ഭേദ വ്യവഹാര ഉപാധി. അതുകൊണ്ട് മുമ്പ് നമ്മൾ വിശദീകരിച്ച കാര്യം പറയുന്നു. ഈ ഭേദവ്യവഹാരം എവിടെ വന്ന? സ്വപ്നത്തിൽ വന്നു. അതിന് മനസ്സിലാക്കുക ദൃഷ്ടാന്തമായിട്ട്. ആ ഭേദവ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഏകസൈവ, ഒന്നിന്റെ തന്നെ. അതെന്താണ്? ഉപാധികൃത. അവിടെ പല ഉപാധികളും വന്നു, ഒന്നിൽ തന്നെ ഉപാധികൾ വന്നു. ഉപാധിയെ തുടർന്ന് ഭേദവ്യവഹാരങ്ങൾ വന്നു. സ്വപ്നത്തിൽ അതാ സംഭവിക്കുന്നു. അത് ഏകമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ, സുഷുപ്തിയിൽ ഏകമായിരുന്ന ആ സച്ചിദാനന്ദത്തിൽ, അതിനാണ് ഏകമെന്ന് പറയുന്നത്. സ്വപ്നത്തിൽ നാനാ ഉപാധികൾ പ്രകടമായി. എന്തുപാധി? അവിടെ ശരീരം പ്രകടമായി, ഉടനെ അതിനെ ആശ്രയിച്ച് വന്നു. മൃഗശരീരം പ്രകടമാകാം, മനുഷ്യ ശരീരം പ്രകടമാകാം. അതൊക്കെ ഉപാധികളായി, അതിനനുസരിച്ചുള്ള വ്യവഹാരങ്ങൾ വരുന്നു. കർണങ്ങൾ വന്നു, അതിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ വന്നു. വ്യവഹാരം എന്ന് പറയുമ്പോൾ ശബ്ദപ്രയോഗം, അറിവ്, പ്രവൃത്തി ആണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഉപാധി എവിടെ നിന്ന് വന്നു? അവിടെ വരാൻ വേറെ കാരണമൊന്നുമില്ല. ഏകമായ അതിൽ നിന്ന് തന്നെ ഇതെല്ലാം പ്രകടമായി. പക്ഷെ വ്യവഹാരം സംഭവിക്കണമെങ്കിൽ ഉപാധി വേണം. എങ്ങനെ? ജാഗ്രതയിൽ നോക്കിയാൽ ഇവിടെ ശരീര അഭിമാനം വേണമെങ്കിൽ ശരീരം വേണ്ടേ? അത് പ്രകടമാകണം. അത് പരസ്പര അപേക്ഷമാണ്. ശരീര അഭിമാനം കൊണ്ട് ശരീരമെന്ന് പറയാം, ശരീരമുള്ളതുകൊണ്ട് ശരീര അഭിമാനം എന്നും പറയാം. എന്തുകൊണ്ട്? ഒന്നിൽ തന്നെ രണ്ടും പ്രകടമാകും. ചിത് ജഡ താതാത്മ്യം എന്ന് പറയുന്നതാണ്. വാസ്തവത്തിൽ ജഡം ചിത്ത് തന്നെയാണ്. പക്ഷെ അത് ചിത്തായിട്ടല്ല, ജഡമായി പ്രകടമായി. അപ്പൊ ചിത്ത് താതാത്മ്യപ്പെട്ടു. എന്തുകൊണ്ട്? ഏകമായിരിക്കുന്നു, ചിത്താണ്, അതല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ട് പറയുന്നു ഏകസൈവത്വ ഭേദവ്യവഹാര. ഒന്നിൽ തന്നെ വരുന്ന ഈ ഭേദവ്യവഹാരങ്ങളെല്ലാം ഉപാധികൃത, ഉപാധികളെ കൊണ്ടാണ്. നാനാ ഉപാധികൾ അവിടെ വന്നതുകൊണ്ടാണ്, സ്വപ്നത്തിലെ പോലെ. അതുകൊണ്ട് ചിലടത്ത് പറയും, എന്താണ് ഈ ശരീരത്തിൽ അഭിമാനിക്കുന്നതാണ് എല്ലാ വ്യവഹാരത്തിനും കാരണമായിരിക്കുന്നത്. മറ്റു ചില സ്ഥലങ്ങളിൽ പറയും, എന്താണ് ഈ അഭിമാനത്തിൽ നിന്ന് വേറിട്ടൊരു ശരീരമേ ഇല്ല, ഈ അഭിമാനം തന്നെ ശരീരത്തെ നിലനിർത്തുന്നു. ഏതുപോലെ സ്വപ്നം പോലെ. അവിടെ കേവലമായ അഭിമാനം കഴിഞ്ഞ് പിന്നെ അവിടെ വേറെ ഒരു ശരീരം ഉണ്ടായിരുന്നു ഇല്ലല്ലോ. ശരീരം വേറെ, അഭിമാനം വേറെ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടെ ഒരു അഭിമാനവും ശരീരവും അനുഭവപ്പെട്ടു. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ അതിലൂടെ എന്ത് വരുന്നു? ആ ഉപാധിയിലൂടെ വ്യവഹാരം വരുന്നു, ചിന്ത വരുന്നു, വാക്ക് വരുന്നു, പ്രവൃത്തി വരുന്നു. ഇതെല്ലാം ഇവിടെ ഏകസീവ, അതാണ് പരമാർത്ഥ ബോധം എന്ന് പറയുന്നത്. ഏകമായ ഒന്നിൽ തന്നെ ഇത് സംഭവിക്കുന്നതാണ്. അതിനുദാഹരണം പറയുന്നു, യഥാ ഘടാകാശവും മഹാകാശവും, ഘടാകാശം മഹാകാശം എന്നെല്ലാം പറയുന്ന പോലെ